ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 12 ശ്ലോകമേട്ട്. മയ്യേവ മന ആധസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അതോർധം ന സംശയ. ഇവിടെ ഭക്തി സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഇത് ഭക്തിയുടെ പ്രകടനമാണ്, ഭക്തിയെക്കുറിച്ച് പറയുന്ന സന്ദർഭമാണ്. അത് പറഞ്ഞു എന്നെ മനസ്സിന് ഉറപ്പിക്കുക. അതിന് പറഞ്ഞു എന്താണ്? വിശ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ മനസ്സിന് ഉറപ്പിക്കുക. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. മയ്യേ അധ്യവസായം കുറുവതിയും ബുദ്ധിയും അധസ്വം നിവേശിക്കുക. അധ്യവസായം കുറുവതിയും ബുദ്ധിയും, ബുദ്ധിയുടെ വിശേഷിപ്പിക്കുകയാണ്. ബുദ്ധിയെ എപ്പോഴും പറയുന്ന അങ്ങനെയാണ്, നിശ്ചയാത്മിക ബുദ്ധി. ബുദ്ധി എന്ന് പറയുന്നത് നിശ്ചയസ്വരൂപിണിയാണ്. അപ്പോൾ നിശ്ചയാത്മികയായ ആ ബുദ്ധിയെ എന്നിൽ ഉറപ്പിക്കുക, ഭഗവാനിൽ ഉറപ്പിക്കുക. ഭഗവാനെന്ന് പറയുമ്പോൾ വിശ്വരൂപനായിരിക്കുന്ന അർജുനൻ മുമ്പ് സാക്ഷാത്കരിച്ചതായ അതിൽ ഉറപ്പിക്കുക. തദ്ഹത്തേക്കും സ്യാത്. അതുകൊണ്ടെന്താ ഇരിശനു? അതുകൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ച് പറയുന്നു. നിവസിഷ്യസി നിവസ്യതി നിശ്ചയേന മതാത്മനമായി നിവാസം കരിഷ്യസ്യവ. നീ എന്നിൽ നിവസിക്കും. എങ്ങനെ? അവിടെയും ഇവിടെ ഭാഷകാരൻ ഭക്തി ശാസ്ത്രം അനുസരിച്ച് തന്നെ വ്യാഖ്യാനിക്കുകയാണ്. തന്റെ അദ്വൈത സിദ്ധാന്തം അനുസരിച്ചല്ല. അതഹ ശരീരപാദാത് ഊർധ്വം. ശരീരപാദാത് ഊർധ്വം ഇവിടെ പറയുന്നത് ജീവൻ മുക്തിയെ കുറിച്ചല്ല. അത ഊർധ്വം എന്ന് പ്രത്യേകം പറഞ്ഞു. ഭക്തൻ ശരീരപാദത്തിന് ശേഷം സാഹിത്യത്തെ പ്രാപിക്കുന്നു. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അദ്വൈതി പറയുന്ന പോലെ ജീവൻ മുക്തിയല്ല, മരണശേഷമുള്ള ഈശ്വര സായുജ്യം അതാണ്. അതുകൊണ്ടിവിടെ പറഞ്ഞു എന്താണോ, ശരീരപാദാത് ഊർധ്വം, ശരീരനാശത്തിന് ശേഷം. എന്നാ സംശയ സംശയോത്തരണ കർത്തവ്യ. അപ്പോൾ ഇവിടെ ഭാഷകാരൻ വ്യക്തമായി പറയുന്ന എന്താണ്? ഈശ്വരഭക്തി അതും നേരിട്ട് തന്നെ. ആ ഭക്തിയിൽ പിന്നെ മറ്റൊന്നും കൂട്ടിച്ചേർത്തിട്ടല്ല, ആ ഭക്തിയിലൂടെ തന്നെ ഒരുവൻ മുക്തിയെ പ്രാപിക്കുന്നു. ആ മുക്തി എന്ന് പറയുന്നത് ഈശ്വര സായുജ്യമാണ്. ഇവിടെ പറഞ്ഞു എന്താണ്? മതാത്മന, എന്റെ സ്വരൂപത്തിൽ തന്നെ. ഈശ്വര സ്വരൂപത്തിൽ ഏകീഭവിക്കുന്നു, വിലയിക്കുന്നു. അത് മരണശേഷം, എന്നുവെച്ചാൽ ഈ ശരീരനാശത്തിന് ശേഷം. ജീവിച്ചിരിക്കെ ആ ഭക്തിയുടെ പാരമ്യതയെ പ്രാപിച്ചിരിക്കുന്ന ഒരു ഭക്തൻ മരണശേഷം ഈശ്വര സ്വരൂപിയായി തന്നെ തീരുന്നു, ഈശ്വര സായുജ്യത്തെ പ്രാപിക്കുന്നു എന്ന് ശ്ലോകത്തിനനുസരിച്ച് തന്നെ നമ്മൾ വ്യക്തമായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇവിടെ വ്യാഖ്യാതാക്കൾ ഇവിടെയും പല ഇതിനെ അദ്വൈതപരമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ അദ്വൈതി ആയിരിക്കുന്ന ശങ്കരാചാര്യർ അതിനെ അങ്ങനെയല്ല വ്യാഖ്യാനിച്ചത്. പക്ഷെ മറ്റ് പല വ്യാഖ്യാതാക്കളും ഇതിനെ അദ്വൈതപരമായിട്ടാണ് വ്യാഖ്യാനിച്ചത്. അദ്വൈതത്തിന്റെ സാധന തത്വജ്ഞാനം, തത്വജ്ഞാനം കൊണ്ട് മോക്ഷം, ആ തരത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷെ ശങ്കരാചാര്യർ മറിച്ചു. ശങ്കരാചാര്യരൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് രാമാനുജൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഒരുപോലെയാണ്, വ്യത്യാസമില്ല. സംശയാതം നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാതും ധനഞ്ജയ. ഇവിടെ മുതൽ ഇനി പറയുന്നത് ഓരോരോ സാധകന്മാരെ ഉദ്ദേശിച്ച് ഓരോരോ പക്ഷങ്ങളാണ്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഭക്തിയെക്കുറിച്ച് പറയുന്ന സന്ദർഭമാണ്, അദ്വൈതത്തെ കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ടതും ആ രീതി തന്നെ, ഭക്തിയുടെ സാധന എന്നുള്ള നിലയ്ക്ക് തന്നെ മനസ്സിലാക്കണം. പക്ഷെ വ്യാഖ്യാനങ്ങളിൽ പലരും, പല വ്യാഖ്യാതാക്കളും വ്യാഖ്യാനം വായിച്ചാൽ നമുക്ക് തോന്നുന്നത് ശങ്കരാചാര്യരുടെ ഭാഷ എഴുതിയതിന് ശേഷമാണ് ഗീത ഉപദേശിച്ചതെന്ന് തോന്നുന്നു. ശങ്കരാചാര്യർ അവതരിപ്പിച്ച അദ്വൈത സിദ്ധാന്തത്തിനനുസരിച്ചാണ് ഗീത വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല, ഭക്തിയുടെ ഓരോ സാധനങ്ങളെ നിർദ്ദേശിക്കുകയാണ്. അഥാ ഏവം യഥാഭോചാമ തഥ പറഞ്ഞിട്ട് മൈ ബുദ്ധിം നിവേശയ, അവിശ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക. അതൊരുവൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു സാധനയാണ്. അത് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർജുനൻ കണ്ടതുപോലെ മനസ്സുകൊണ്ട് അതിനെ ഭാവന ചെയ്ത് മനസ്സിനതിൽ നിർത്തുക. അതേവം യഥാവോചാമ, ഭാഷ്യകാരൻ പറയുന്നു, നേരത്തെ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ. തഥാ മൈ ചിത്ത സമാധാതം, നേരത്തെ ഭാഷകാരൻ തന്നെ പറഞ്ഞു എന്താണോ, ആ വിശ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക. അതിന് യഥ അവോചാമ, ഞാൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞതുപോലെ, എന്നിൽ നിന്റെ മനസ്സിനെ സമാധാത് സ്ഥാപിതം ഉറപ്പിക്കുന്നതിന്. എങ്ങനെ സ്ഥാപിക്കുന്നതിന്? സ്ഥിരം അചലം നശക്തിനോഷിച്ച്. അതാണ് ബുദ്ധിമുട്ട്. ഇവിടെ പറയുന്ന കാര്യം വളരെ ലളിതമാണ്. ഓ, ഒരു വിശ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും വിശ്വരൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ ഏകം ആലംബനം സ്ഥൂലം പ്രതിമാതി, സ്ഥൂലമായ പ്രതിമാതികളിലോ ഏതെങ്കിലും ഒരു രൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതാണ് എളുപ്പമാണ്, പക്ഷെ ചെയ്യുന്നതാണ് പ്രയാസം. കാരണം മനസ്സ് ഉറക്കത്തില്ല. അത്രയും പക്വമായ മനസ്സാണെങ്കിൽ ഉറക്കും, എന്നുവെച്ചാൽ സ്ഥിരമായി ഉറക്കും. അതാണ് പറയുന്നത് സ്ഥിരം അചലം. സ്ഥിരമായും അചലമായും മനസ്സ് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഗുരു ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആ ലക്ഷ്യത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതിനുള്ള മനസ്സ്ഥിരത ഇല്ലാതെ വന്നാലോ? അതാണ് ഇന്ന് ശക്തനോഷിച്ച് അതിന് കഴിയാതെ വന്നാൽ ഗുരു ഉദ്ദേശിക്കുന്ന എന്താണ്? അതിൽ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല, എന്റെ മനസ്സിന് അവിടെ തന്നെ ഉറച്ചിരിക്കണം. പക്ഷെ അതിന് കഴിയാതെ വന്നാലോ? തത് പശ്ചാത് അഭ്യാസയോഗേന, അതിനുവേണ്ടി അഭ്യസിക്കുക. അതാണ് പറയുന്നത്. അദ്വൈതത്തിൽ പറയും തത്വമസി. തത്വമസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവനാ പറയുന്നതിന്റെ ബോധം ഉണ്ടാകണം, അതിനുവേണ്ടിട്ട് അത് ഉപദേശിക്കുന്നു. പക്ഷെ അവന് പക്വതയില്ലെങ്കിലോ? പിന്നെ അവൻ ശ്രവണം, മനനം, നിധ്യാസനം ആ പടിയിലൂടെ അവൻ കടന്നു പോകേണ്ടി വരുന്നു. അല്ലെങ്കിൽ അവൻ ആ സമയം തന്നെ ബോധമുണ്ടാകും. സഗുണ ഉപാസനയെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഗുരു നിർദ്ദേശിക്കുന്നു, ഇന്ന രൂപത്തിൽ നിന്റെ മനസ്സിനെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യനായ ഉത്തമനായ സാധനസമ്പന്നനായ ഒരു അധികാരിയാണെങ്കിൽ എന്ത് ചെയ്യും? ഏത് രൂപത്തെയാണോ നിർദ്ദേശിക്കുന്നത് അതിന് ഉറയ്ക്കും. ഉറച്ചില്ലെങ്കിലോ പറയുന്നു, ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യാസം ചെയ്യുക. നേരത്തെ പറഞ്ഞല്ലോ, അഭ്യാസേനത് കോന്തേയ, മനസ്സിനെ ജയിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടാണ്, നേരിട്ട് തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ സാധാരണ മനുഷ്യന് ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞു, അവിടെ നീ അഭ്യസിക്കുക. ഏത് സാധനയാണോ നിർദ്ദേശിച്ചത്, അപ്പൊ അവിടെ എന്താണോ സിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള അഭ്യാസം, സിദ്ധി എന്ന് പറയുന്ന മോക്ഷം, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യാസം എന്താണോ ആ സാധനയിലുള്ള സ്ഥിരതയാണ്, മുഖ്യമായ സാധനയിലുള്ള സ്ഥിരത, വിശ്വരൂപ അചഞ്ചലമായ വിശ്വരൂപധ്യാനം. ചിലയിടത്ത് നിർദ്ദേശിക്കുന്ന അതല്ല, സാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനയാണ് നിർദ്ദേശിക്കുന്നത്. അചഞ്ചലമായ വിശ്വരൂപധ്യാനം ഒരാൾക്ക് സാധിക്കുന്നില്ല. സാധാരണ എല്ലാവരും പരാതി പറയാനുള്ള ആണല്ലോ, ധ്യാനിക്കാൻ കഴിയുന്നില്ല, ജപിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ മുഖ്യമായ സാധനയിൽ മനസ്സറയ്ക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ സാധനയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കുക, അതിനുള്ള അഭ്യാസം എന്ന് പറയുന്നു. അപ്പം അവൻ പറയും, നീ മനസ്സിനെ ജയിക്കണം, അല്ലെങ്കിൽ കാമക്രോധാദികളാണ് ദോഷം ചെയ്യുന്നതിന് ജയിക്കണം, അതാണ് മുഖ്യമായ സാധനം. പക്ഷെ അതിന് മനസ്സ് ഉറപ്പിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഉപായങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ മനസ്സുറപ്പിക്കുക. അപ്പോൾ വിശ്വരൂപ ധ്യാനത്തിന് എന്താണ് ഉപായം, എന്തെല്ലാം ആകാം? അതാണ് തത്പശ്ചാത് അഭ്യാസയോഗം, അതിനുള്ള അഭ്യാസയോഗം എന്ന് പറയുന്നു. അത് പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഒരാൾക്ക് വേണ്ടി പറയുകയാണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർവാപര ോടുകൂടി ഒരു വ്യക്തിയിൽ യോജിപ്പിക്കാൻ ശ്രമിക്കരുത്, അത് അബദ്ധമാണ്. പലരും അങ്ങനെ ചെയ്യും, പല വ്യാഖ്യാതാക്കളും അങ്ങനെ ചെയ്യുന്നു. അതായത് പൂർവാപര അധ്യായങ്ങൾക്ക് ഒരു സംബന്ധത്തെ കണ്ടെത്തുക. മുമ്പ് പറഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയാണ് അടുത്ത് പറയുന്നത്, അതിന്റെ തുടർച്ചയാണ് അടുത്ത് പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഒരു വ്യക്തിയിൽ യോജിപ്പിക്കാൻ ശ്രമിക്കും. ഒരു വ്യക്തിയോട് ആദ്യം ഇങ്ങനെ പറഞ്ഞു പിന്നെ മറ്റ് അങ്ങനെയല്ല. ഒരു വ്യക്തിക്ക് ആവശ്യമില്ലാത്തതും ഒരു വ്യക്തിക്ക് അസാധ്യവുമായ കാര്യങ്ങളാണ് തന്നെ. ഒരാൾക്ക് വിശ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് വേറെ ഉപദേശം കൂടെ ആവശ്യമില്ല. വിനാഥ, ഇനി മറ്റൊരു വഴി എന്ന് പറഞ്ഞ് മറ്റൊരു ഉപദേശത്തെ കൊടുക്കേണ്ട കാര്യമില്ല, അവിടെ അത് തീർന്നു കഴിഞ്ഞു. പിന്നെ ഉപദേശം കൊണ്ട് ആവശ്യമില്ല, ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ജായതയും പ്രിയതയും എന്നെല്ലാം പറഞ്ഞ് ഉപദേശിച്ച ആ കാര്യങ്ങൾ തന്നെ ബോധ്യപ്പെട്ട ഒരാളിന് പിന്നെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ അയാൾ ഭക്തിയിൽ കൊണ്ടുപോവുക, പിന്നെ കർമ്മയോഗത്തിൽ കൊണ്ടുപോവുക, പിന്നെ ധ്യാനത്തിലേക്ക് കൊണ്ടുപോവുക, പിന്നെ തത്വത്തെ ബോധിപ്പിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരാൾക്കും അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് മതി. പക്ഷെ ബോധ്യപ്പെടത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, അഥ എന്നുവെച്ചാൽ പക്ഷാന്തരത്തെ കാണിക്കുകയാണ്. നിനക്കതിന് കഴിയില്ല എങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരുവിന് വേണ്ടി പറയുകയാണ്, തദപശ്ച അതിന് കഴിയുന്നില്ല എങ്കിൽ ചിത്തസമാധാനം അസാധ്യം വരികയാണെങ്കിൽ അഭ്യാസയോഗേന, ആ ചിത്തസമാധാനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യാസയോഗം അത് നീ അനുഷ്ഠിക്കുക. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇനി പറയും, ശ്രേയോഹി ജ്ഞാനം അഭ്യാസ ജ്ഞാന ധ്യാനം വിശിഷ്യത എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അവിടെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇത് കഴിഞ്ഞ് വരുന്ന ആ ഭാഗം ആണ് ഈ ഗീതയെ വ്യാഖ്യാനിച്ചവരെല്ലാം വട്ടം ചിന്തിച്ച ഒരു ഭാഗമാണത്. ശ്രേയോഹി ജ്ഞാനം അഭ്യാസ ജ്ഞാന ധ്യാനം വിശിഷ്യത. ഒത്തിരി പേര് ബുദ്ധിമുട്ടിയിട്ടുള്ള കാര്യമാണ്, എല്ലാവരുമല്ല പലരും. എന്തായി പറയുന്നത്, ഞാൻ ആ ധ്യാനം വിശേഷിച്ചു, ഞാനത്തേക്കാൾ ശ്രേഷ്ഠമാണ് ധ്യാനം എന്നൊക്കെ പറയുന്നു. അത് ഇവിടം മുതൽ ആണ് തുടങ്ങുന്നത്. ഇവിടം മുതൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്താ അവിടെ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ചിത്തസമാധാനത്തിന് അല്ലെങ്കിൽ ചിത്ത ഏകാഗ്രത അതില്ലാത്ത ഒരുവന് എന്താണ് ചെയ്യേണ്ടത്? ചിത്ത ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ ചെയ്യണം. അത് ഭാഷകാരം വിശദീകരിക്കുന്ന എന്താണ്? ചിത്തസ്യ ഏകസ്മിൻ ആലംബിനെ സർവത സമാഹൃത്യ പുനഃപുനഃസ്ഥാപനോ അഭ്യാസ തത്പൂർവകോയോഗ. വിശ്വരൂപത്തിൽ മനസ്സ് നിൽക്കുന്നില്ലെങ്കിൽ അത് എന്താണ് അവിടെ തകരാറ്? ചിത്തത്തിന് ഏകാഗ്രതയില്ല. അപ്പം അവനെന്ത് ചെയ്യണം? ചിത്ത ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ ചെയ്യണം. എന്നിട്ട് ചിത്തത്തിന് ആ വിശ്വരൂപ ധ്യാനത്തിനുള്ള യോഗ്യത സമ്പാദിക്കണം. ആ യോഗ്യത സമ്പാദിച്ചിട്ട് ധ്യാനിക്കണം. അതാ വേണ്ടത്. ഒരുവൻ അതിന് പ്രാപ്തനായിരിക്കും, അവന് പിന്നെ ഇത് പറയേണ്ട കാര്യമില്ല. അതൊരാൾ. മറ്റൊരാൾ എന്താണ്? വിശ്വരൂപത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് പിടികിട്ടുന്നില്ല. അവരെന്ത് ചെയ്യണം? ചിത്തസ്യ ഏകസ്മിൻ ആലംബനെ, ഇതൊരുപായം നിർദ്ദേശിക്കുകയാണ്. ഏതെങ്കിലും ഒരു ആലംബനത്തിൽ ആദ്യം വിശ്വരൂപത്തെ ധ്യാനിക്കാനൊന്നും പോകണ്ടോ? ഏതെങ്കിലും ഒരു ആലംബനത്തിൽ സർവത സമാഹൃത്യ മനസ്സിനെ സമാഹരിച്ചിട്ട് പുനഃപുനഃസ്ഥാപനം, അതാണ് മുഖ്യമായിട്ടുള്ളത്. അവിടെയും വീണ്ടും പ്രശ്നം വരത്തില്ലേ? വിശ്വരൂപത്തിൽ മനസ്സിനെ ധ്യാനിക്കാൻ കഴിയാത്തവന് ഏതെങ്കിലും ഒരു ആലംബനത്തിൽ എങ്ങനെ മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റും? രണ്ടിടത്തും പ്രശ്നം സമാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ്? അങ്ങനെയല്ല, ആ വിശ്വരൂപ ധ്യാനം പോലെയല്ല, പുനഃപുനഃസ്ഥാപനം. ഏത് വിഷയത്തിലും മനസ്സിനെ ഉറപ്പിക്കാൻ പോയാലും മനസ്സവിടെ നിന്ന് ചാടിപ്പോകും. അതുകൊണ്ട് ഈ വിശ്വരൂപം മായാമയമായിരിക്കുന്ന നാനാരൂപത്തിൽ മനസ്സിനെ അർജുനൻ വർണ്ണിച്ചതുപോലെ ഉറപ്പിക്കാൻ സാമാന്യ ബുദ്ധിവെക്കുന്നത് സാധ്യമേ അല്ല. അതുകൊണ്ട് അതങ്ങ് വിട്ടതിന് ശേഷം ഏതെങ്കിലും ഒരാലംബനത്തിൽ, ലഘുവായ ഒരാലംബനത്തിൽ, ഇവിടെ പറയും എന്താണ്? സ്ഥൂലമായ പ്രതിമാദികളോ ഏതെങ്കിലും ഒരു രൂപമോ അല്ലെങ്കിൽ ഭഗവാന്റെ ചതുർഭുജ രൂപമോ ഏതാണോ മനസ്സിന് ഉൾക്കൊള്ളാമെന്നുള്ള ഒരു രൂപം, അത് ഏതുമാകാം, ഒരാലംബനമായിരിക്കണം. ഇവിടെ നാനാരൂപത്തിലുള്ള ആലംബനങ്ങളായിരിക്കരുത്, ഏകമായ ലഘുവായ ഒരു ആലംബനത്തിൽ സ്ഥാപിക്കുക. അവിടെ ഈ പ്രശ്നം തന്നെ വരും. എന്താണ്? മനസ്സവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് പുനഃപുനഃസ്ഥാപനം, അവിടെ അധ്വാനിക്കണം, പണിയെടുക്കണം. മനസ്സ് നിൽക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിനെ നിർത്താൻ ശ്രമിച്ചാൽ മനസ്സ് പോകും, പോയി കഴിഞ്ഞാൽ വീണ്ടും മനസ്സിനെ അവിടെ കൊണ്ടുവരണം. അതാണ് പുനഃപുനഃസ്ഥാപനം, വീണ്ടും വീണ്ടും അതിനെ സ്ഥാപിക്കണം. അങ്ങനെ സ്ഥാപിച്ച് ഏകാഗ്രമായ മനസ്സ്, ആ മനസ്സിന് മാത്രമേ പിന്നെ വിശ്വരൂപത്തെ അവലംബിക്കാൻ പറ്റൂ. അഭ്യാസ, അതിനാണ് ഇവിടെ അഭ്യാസം എന്ന് പറയുന്നത്. അത് ചെയ്യുക. തത്പൂർവകോ യോഗ. അങ്ങനെ അഭ്യാസം കൊണ്ട് നീ യോഗിയായി തീരണം. അഭ്യാസം കൊണ്ട് പ്രാപ്തമായി തീരുന്ന യോഗം. അപ്പോൾ ചിത്ത ഏകാഗ്രതയ്ക്ക്, ചിത്ത സമാധാനത്തിന് മുന്നോടിയായി വരുന്നതാണ് ചിത്തത്തിന്റെ അഭ്യാസം. ആ അഭ്യാസം കൊണ്ട് ചിത്തത്തിൽ ഏകാഗ്രത വന്നതാണ് പറയുന്നത് തത്പൂർവകോ യോഗ സമാധാന ലക്ഷണം. അതാണ് ചിത്ത സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടു പ്രശ്നം. ചില പറയുന്ന എന്താണോ, ധ്യാനിക്കാൻ ഏകാഗ്രതയില്ല, അതൊരു പരാതിയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ധ്യാനിച്ച് ഏകാഗ്രത ഉണ്ടാക്കുക. അപ്പോൾ അവിടെ ആൾക്കാർ ചോദിക്കും, എൻ്റെ മനസ്സിന് ധ്യാനിക്കാനേ ഏകാഗ്രതയില്ല, പിന്നെ എങ്ങനെ ഞാൻ ധ്യാനിച്ച് ഏകാഗ്രത ഉണ്ടാക്കിയിടുന്നു? എന്തുകൊണ്ടാണ് മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തത്? ധ്യാനിക്കാത്തതുകൊണ്ട്. എന്തുകൊണ്ട് ധ്യാനം സംഭവിക്കുന്നില്ല? ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഏകാഗ്രത ഇല്ലാത്ത മനസ്സിന് എങ്ങനെ ധ്യാനിക്കാൻ പറ്റും? ധ്യാനിച്ചാലേ ഏകാഗ്രത ഉണ്ടാവും എന്ന് പറയുന്നു, പക്ഷെ ഏകാഗ്രത ഇല്ലാതെ വിട്ട് ധ്യാനിക്കാൻ കഴിയുന്നുമില്ല. അപ്പോൾ അങ്ങനെ മനസ്സ് കിടന്ന് കുഴങ്ങും. അപ്പോൾ അതിനാണ് ഇവിടെ പറയുന്നത്. എന്താണോ ധ്യാനം, അഭ്യാസം, രണ്ട് രണ്ട് കാര്യങ്ങളാണ്. ധ്യാനിക്കാൻ കഴിയാത്തവന് ഏകാഗ്രത ഇല്ലാത്തതിന് വേണ്ടിയിട്ടാണ് അഭ്യാസം. അപ്പോൾ എനിക്ക് ഏകാഗ്രതയില്ല, ധ്യാനിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവൻ ആ ഒരു മാർഗത്തിൽ പരിശ്രമിക്കാൻ തയ്യാറല്ല. ഇപ്പോൾ ഇവിടെ പരിശ്രമമുണ്ടോ? ഇവിടെ നിർദ്ദേശിക്കുന്ന അഭ്യാസം എന്ന് പറയുന്നത് പരിശ്രമത്തെയാണ്. ധ്യാനത്തിനുള്ള ഏകാഗ്രത കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരി തന്നെ. പക്ഷേ എന്താണ് ധ്യാനിക്കാൻ നിർദ്ദേശിച്ച വിശ്വരൂപത്തെ? അത് ധ്യാനിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഏകാഗ്രതയില്ല എന്ന് പരാതിപ്പെടുന്നു. ഏകാഗ്രതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം അഭ്യാസം അത് ചെയ്യുന്നുണ്ടോ? അതിനോട് ഇപ്പം ഭഗവാൻ അർജുനോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധകനോട് എന്നെ ഓർമ്മിപ്പിക്കുന്നു. അഭ്യാസമുണ്ടോ? എന്താണ് അഭ്യാസം? ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഒരു ഇഷ്ടദേവതയിൽ അല്ലെങ്കിൽ ഇഷ്ടരൂപത്തിൽ നിന്റെ മനസ്സ് ഏകാഗ്രതയില്ലാതെ മാറിപ്പോയാൽ പുനഃപുനഃസ്ഥാപനം, വീണ്ടും വീണ്ടും അവിടെ സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു അഭ്യാസം അത് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം, ധ്യാനിക്കുമ്പോൾ മനസ്സ് ചാടിപ്പോകുന്നത് അത് മനസ്സിന്റെ സ്വഭാവം തന്നെ. അങ്ങനെ മനസ്സ് ചാടിപ്പോകുന്നതുകൊണ്ട് മനസ്സൊരിക്കലും ഒരിടത്ത് കുറയ്ക്കാത്തതാണ്. ധ്യാനം അപ്രായോഗികമാണ്. അതുകൊണ്ട് മനസ്സ് പോകുമ്പോൾ അതിൻ്റെ പിറകെ പോകുന്നതാണ് ധ്യാനം എന്ന് പറഞ്ഞ് പുതിയ ധ്യാനമൊന്നും ആവിഷ്കരിക്കുന്നു. പലരും പറയുന്നത് എന്താണ്? മനസ്സിനൊരിക്കലും അങ്ങനെ ഏകാഗ്രപ്പെടാൻ പറ്റത്തില്ല. ആധുനികന്മാർ മറ്റുള്ള പലരും പറയുന്നതാണ്, മനസ്സിനെ ഈ പറയുന്ന പോലെ ഒരു വസ്തുവിൽ ഉറപ്പിക്കാൻ പറ്റത്തില്ല. കാരണം മനസ്സിന്റെ സ്വഭാവം തന്നെ ചഞ്ചലമാണ്, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വിക്ഷേപം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വിക്ഷേപം അത് മനസ്സിന്റെ ഒരവസ്ഥയാണ്, സർവാനുഭവ സിദ്ധമായ അവസ്ഥയാണ്. അപ്പോൾ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് എന്താണ്? മനസ്സെങ്ങനെ പോകുന്നു അതിൻ്റെ പുറകെ പോകും, അത് തന്നെ ധ്യാനം. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല. നമ്മുടെ മനസ്സിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തിട്ട് യോഗശാസ്ത്രം പറയുന്നത് എന്താണ്? വിക്ഷേപം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരവസ്ഥയാണ്, അതിൻ്റെ പുറകെ പോകുന്നത് ഒരിക്കലും ധ്യാനമല്ല. മറിച്ച് മനസ്സിന് ഏകാഗ്രം എന്ന് പറയുന്ന ഒരവസ്ഥയും ഉണ്ട്, അതിനപ്പുറം നിരുദ്ധം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്, ഇതൊന്നുമില്ലാത്ത മൂഢം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. പല അവസ്ഥകളുണ്ട് മനസ്സിന്. ഒരാളുടെ മനസ്സ് സദാ വിക്ഷിപ്തമായിരിക്കുന്നു. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഏകാഗ്രതയിലേക്ക് വരാൻ പ്രയാസമാണ്. അതുകൊണ്ട് വിക്ഷേപം തന്നെയാണ് ധ്യാനം. മനസ്സെങ്ങനെ എവിടെയൊക്കെ പോകുന്നു അതിൻ്റെ പുറകെ തന്നെ പോവുക. അങ്ങനെയൊരു ധ്യാനം ആരും ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സെപ്പോഴും അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് എന്താണ്? ചിത്തസ്യ ഏകസ്മിൻ ആലംബനെ സർവതഃ സമാഹൃത്യ പുനഃ പുനഃസ്ഥാപനം. ഇതാണ് യോഗശാസ്ത്രത്തിന് പറയുന്ന ധ്യാനം. ധ്യാനത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ശാസ്ത്രങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്, മനസ്സിന്റെ ഏകാഗ്രതയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ഏകാഗ്രതയ്ക്ക് പരിശ്രമിക്കുന്ന ഒരാളുടെ മനസ്സ് ആ വിഷയത്തിൽ നിന്നും മാറി മാറിപ്പോവുക, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പുനഃപുനഃസ്ഥാപനം. അത് സ്വാഭാവികമാണ്, മനസ്സിന് അങ്ങനെയൊരു സ്വഭാവമുണ്ട്. വിക്ഷേപം എന്ന് പറയുന്നത് അത് അതെപ്പോഴും പ്രകടിപ്പിക്കും, അത് ചാടിപ്പോവും, വീണ്ടും തന്നെ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഒരിടത്ത് ഉറപ്പിക്കുക അഭ്യാസം. അങ്ങനെ ഉറച്ച മനസ്സ് വിശ്വരൂപത്തിൽ അടുത്ത് ഉറപ്പിക്കുക, ആ നിർദ്ദേശിച്ച രൂപത്തിൽ. അപ്പോൾ അതെന്തുവരും? നേരത്തെ പറഞ്ഞല്ലോ, എന്നിൽ മൈ ആവേശ്യ മനോയെ, തുടക്കത്തിൽ പറഞ്ഞു, എന്നിൽ ആവേശിച്ച മനസ്സോടുകൂടി, വിശ്വരൂപത്തിൽ ഉറച്ച മനസ്സോടുകൂടി എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അത് ഊർധ്വം സംശയ, പിന്നെ സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെ പറഞ്ഞു മൈ ഏവ മന ആധസ്സ എന്ന് പറഞ്ഞു, എന്നിൽ തന്നെ മനസ്സിന് ഉറപ്പിക്കുക. അതുകൊണ്ട് ഏകാഗ്രത ശീലിക്കുന്നവൻ ഒരിക്കലും പരാതിയില്ല. എന്തുകൊണ്ട്? അവന് മനസ്സിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. വിക്ഷേപമുള്ള മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നത് തന്നെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സ് വിക്ഷിപ്തമാകുക എന്ന് പറയുന്നത് ആ അഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. മനസ്സിന്റെ സ്വഭാവമാണ്, അത് ചാടിക്കൊണ്ടേയിരിക്കും. പക്ഷേ എന്നാലും അവിടെ അഭ്യാസം കൊണ്ട് അതിനൊരു വിഷയത്തെ നിർത്താൻ പറ്റും. മനസ്സങ്ങനെ നിൽക്കുമോ? പലരും ചോദിക്കും മനസ്സെങ്ങനെയാണ് നിൽക്കുന്നത്? നിൽക്കും. കാരണം എന്തുകൊണ്ട്? ഇതേ ഏകാഗ്രപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ചാടിപ്പോകുന്ന മനസ്സ്, അതേ മനസ്സ് തന്നെ അതിനിഷ്ടമുള്ള വിഷയങ്ങളിൽ എത്രയോ സമയം നിൽക്കുന്നു. അപ്പോൾ മനസ്സിന് ഇഷ്ട വിഷയത്തിൽ നിൽക്കാൻ പറ്റും? ആ മനസ്സിന്റെ വാസനയും സംസ്കാരവും അനുസരിച്ച് അതിനിഷ്ടമുള്ള വിഷയങ്ങളിൽ മനസ്സ് വളരെ സമയം നിൽക്കുന്നു. അപ്പോൾ മനസ്സിന് ഏകാഗ്രത ഉണ്ടല്ലോ. പക്ഷെ ആവശ്യമുള്ള വിഷയത്തിൽ നിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ള വിഷയത്തിൽ മനസ്സിന് അതിന് പ്രത്യേകിച്ച് ഒരു അഭ്യാസവും വേണ്ട. ദീർഘസമയം നിൽക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന അഭ്യാസ യോഗം കൊണ്ട് ഏക വിഷയത്തിൽ മനസ്സിൽ നിൽക്കാൻ കഴിയും. അങ്ങനെ ഏക വിഷയത്തിൽ മനസ്സ് നിന്നു കഴിഞ്ഞാൽ പിന്നെ വിശ്വരൂപത്തിൽ നിൽക്കും. തേന അഭ്യാസ യോഗേന, അഭ്യാസ യോഗം കൊണ്ട് മാം ഇച്ഛ ആപ്തം, എന്നെ പ്രാപിക്കാൻ നീ ആഗ്രഹിക്കൂ. മാം എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷേ പറയുന്നു വിശ്വരൂപം. ഇച്ഛ പ്രാർത്ഥയസ്വ ആപ്തം പ്രാപ്തം ഹേ ധനഞ്ജയ. നിനക്കിപ്പോൾ വിശ്വരൂപത്തെയാണ് പ്രാപിക്കേണ്ടത്. അപ്പോൾ വിശ്വരൂപത്തെ അങ്ങനെ നേരിട്ട് പ്രാപിക്കാൻ ഒക്കത്തില്ല. ആദ്യം നീ മനസ്സിന് ഏകാഗ്രത സമ്പാദിച്ച്, അതായത് അഭ്യാസ യോഗം കൊണ്ട് നിന്റെ മനസ്സിന് ഏകാഗ്രത സമ്പാദിച്ച്, അത് കഴിഞ്ഞ് മാം വിശ്വരൂപം ഇച്ഛ, അത് കഴിഞ്ഞ് നീ വിശ്വരൂപത്തിലേക്ക് വരിക. നേരിട്ട് വിശ്വരൂപത്തിലേക്ക് ചാടിയാൽ പിടികിട്ടത്തില്ല. പ്രാർത്ഥയെ സ്വയന്തനാപ്തം പ്രാപ്തം ആ വിശ്വരൂപത്തെ പ്രാപിക്കാൻ നീ ശ്രമിക്കുക. ഹേ ധനഞ്ജയ, ഒരു ഭക്തൻ ഇവിടെ പറയുന്ന എന്താണ്? ഭക്തനായ യോഗിയെക്കുറിച്ച് പറയുകയാണ്. ഇവിടുത്തെ യോഗി എന്ന് പറയുന്നത് ഭക്തൻ തന്നെയാണ്. പക്ഷെ ഭക്തൻ എന്താഗ്രഹിക്കുന്നു? ഇവിടെ വർണ്ണിച്ച രീതിയിൽ ആ വിശ്വരൂപത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഭക്തൻ വിശ്വരൂപത്തെ പ്രാപിക്കണമെങ്കിലും അവനെന്ത് ചെയ്യണം? ബാഹ്യമായ പ്രതിമാദി ആലംബനങ്ങളിൽ മനസ്സിനെ ഉറപ്പിച്ച് ഇഷ്ടദേവതാരൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് മനസ്സിന് ഏകാഗ്രത കൈവരിച്ച് പിന്നെ വിശ്വരൂപത്തെ ധ്യാനിക്കുക, ആ വിശ്വരൂപത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ മരണശേഷം ശരീരഭാവത്തിന് ശേഷം ഈശ്വര സായുജ്യത്തെ അടയുക, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് വിശ്വരൂപത്തെ ധ്യാനിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അതിനുവേണ്ടിയുള്ള ഉപായങ്ങളിൽ പരിശ്രമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ അഭ്യാസ യോഗം എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നതനുസരിച്ച് അതാണ് ഇതിന്റെ താല്പര്യം. ആദ്യ ഏകമായ ഒരു ആലംബനത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതാണ് അഭ്യാസം. ഈശ്വരന്റെ പ്രതിമാതിയിലോ ഇഷ്ടദേവതാ രൂപത്തിലോ, അത് കഴിഞ്ഞ് വിശ്വരൂപത്തിൽ. അപ്പോൾ വിശ്വരൂപത്തെ പ്രാപിക്കുന്നതിനുള്ള, വിശ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതിനുള്ള സാധനയാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ വ്യാഖ്യാതാക്കൾ വന്നപ്പോൾ പലരും ഇതെല്ലാം വിട്ടിട്ട് വേറെ അദ്വൈതത്തിലേക്കും മറ്റ് യോഗങ്ങളിലേക്കും ഒക്കെ പോയി. ഇവിടെ എന്താണ് പറയുന്നത്? സന്ദർഭത്തെ കുറിച്ച് ചിന്തിക്കാതെ എല്ലാം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആശയക്കുഴപ്പം വരാതിരിക്കാനാണ് പറയുന്നത്. അഥ ഇനി മയ്യെന്നിൽ സ്ഥിരം സ്ഥിരമായി ചിത്തം സമാധാതം നശക്നോഷി. വിശ്വരൂപനായിരിക്കുന്നതിനിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതിന് കഴിയുന്നില്ല എങ്കിൽ. നീ എന്ന് പറയുമ്പോൾ അർജുനൻ എന്ന് പറയുന്ന ഒരാളുടെ ഉദ്ദേശമല്ല പറയുന്നത്, ഒരു സാധകനോട് പറയുകയാണ്. തഥ അങ്ങനെയാണെങ്കിൽ അനയോ ധനഞ്ജയ അഭ്യാസയോഗേന, അഭ്യാസയോഗം കൊണ്ട് മാം ആപ്തും ഇച്ഛ എന്നെ, വിശ്വരൂപനായിരിക്കുന്ന എന്നെ പ്രാപിക്കുന്നതിന് പരിശ്രമിക്കൂ. ചിലര് ഇത് വ്യാഖ്യാനിക്കുന്നു എന്താണ്? ഇത് അർജുനന് വേണ്ടി തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട്. അതിങ്ങനെ അർജുനു വേണ്ടി വീണ്ടും ഇത് പറയേണ്ടി വന്നത്. കാരണം ഭഗവാൻ ഇപ്പോൾ അർജുനന് ദിവ്യമായ ചക്ഷുസിനെ കൊടുത്ത് വിശ്വരൂപത്തെ കാണിച്ചു കൊടുത്തു. പക്ഷെ ഭഗവാനെ അറിയാം അർജുനനിത് പോരാന്ന്, ഇതുകൊണ്ട് ശരിയാകത്തില്ലെന്നറിയാം. കാരണം ഇതൊരു താൽക്കാലികമായി ദിവ്യ ചക്ഷുസ് കൊടുത്ത് കണ്ട ഒന്നാണ്. ഇനി വിശ്വരൂപത്തെ ദർശിക്കണമെങ്കിൽ അർജുനന് പാടാണ്, സ്വയം തന്നെ അതിന് പ്രാപ്തനാകേണ്ടിയിരിക്കുന്നു. കാരണം പിന്നെ വിശ്വരൂപ ദർശനവും അത് കഴിഞ്ഞ് അടുത്തിനി പറയുന്ന സാധനങ്ങളിലൂടെ പോയി മരണ ശേഷം ഈശ്വരനെ പ്രാപിക്കുക, അങ്ങനെ ഒരു വഴിക്കല്ല അർജുനൻ പോയത്. നമ്മൾ കാണുന്ന അർജുനൻ പോയ വേറെ യുദ്ധത്തിൻ്റെ വഴിക്കാണ് പോയത്. അപ്പോൾ ആ അർജുനൻ ഇനി എന്നെങ്കിലും വിശ്വരൂപത്തെ ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭഗവാൻ വന്ന് ദിവ്യദൃഷ്ടി കൊടുത്ത് കാണിച്ചു കൊടുക്കത്തില്ല. പിന്നെ ഈ പറയുന്ന രീതിയിൽ മനസ്സിൽ അഭ്യാസം ചെയ്ത് അർജുനൻ ഏകാഗ്രത തന്നെ ഉള്ളവനാണ്, അത് പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. ഉടാകേശ പല ഭാഗങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ അഭ്യസിച്ച് വിശ്വരൂപത്തെ ദർശിച്ച് മോക്ഷത്തെ ഈശ്വര സാഹിത്യത്തെ പ്രാപിക്കുക എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നതായിട്ടും വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അതും ശരി തന്നെയാണ്, ആ തരത്തിലും ചിന്തിക്കുക. പക്ഷെ ഇതുമായിട്ടൊരു ബന്ധമില്ല, ഈ പറഞ്ഞു വരുന്ന സന്ദർഭമായിട്ടും ഒരു ബന്ധമില്ലാതെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്തെല്ലാം തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്, ഭൗതികവും ആത്മീയവും സമന്വയിപ്പിക്കുന്നു, അതാണ് ഇതാണ്, പിന്നെ പലതരത്തിൽ പോകുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് വ്യാഖ്യാനം. കാരണം ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, അടുത്ത് വരാൻ പോകും. ശ്രേയോ ഹി ജ്ഞാനം അഭ്യാസ, ഈ കാര്യങ്ങൾ ഇവിടെ ശരിക്കും മനസ്സിലായിപ്പോയാൽ അവിടെയും മനസ്സിലാവും. ഇവിടെ എന്താ ജ്ഞാനം എന്ന് പറയുന്നു, എന്താ അഭ്യാസം എന്ന് പറയുന്നു എന്നൊക്കെ മനസ്സിലായാൽ അവിടെയും വ്യക്തമാകും. അധ ചിത്തം സമാധാതം ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ അമിച്ഛാപ്തും ധനഞ്ജയ അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മപരമോ ഭവ മദർത്ഥം അഭി കർമാണി കുർവന് സിദ്ധിം വവാപ്സ്യസി അഭ്യാസേവി അഭ്യാസേപ്യ അസമർത്ഥോപി അസി അസിക്തോസി. ഇപ്പം നമ്മുടെ പക്ഷത്ത് വന്നിരിക്കുകയാണ്. എന്താണ് അപ്പോൾ അർജുനൻ പറയുന്നത്? ശരി, അങ്ങ് പറഞ്ഞ രീതിയിൽ പ്രതിമയിലോ അല്ലെങ്കിൽ ഇഷ്ടദേവത രൂപത്തിലോ മനസ്സിനെ ഉറപ്പിക്കാൻ പുനഃസ്ഥാപനം, കണ്ണടച്ച് ഇരുട്ടാക്കി അഭ്യസിക്കുകയാണ്. പക്ഷെ എന്നിട്ടും നടക്കുന്നില്ല, വിശ്വരൂപവുമില്ല പ്രതിമയില്ല രണ്ടുമില്ല. അങ്ങനെ വന്നാലോ? അങ്ങനെ പരാതി പറയുന്നവരുമുണ്ട്. ഗുരു ആദ്യം പറഞ്ഞു ഇന്നത് ചെയ്യാം, നമ്മൾ ശരി അത് പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ഇത് ചെയ്യുക, നീ അഭ്യസിക്കുക. അഭ്യസിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല, ഞാൻ ഈ പണിക്ക് പറ്റിയവനല്ലെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നവരുണ്ട്. അത് ഭഗവാനും അറിയാം, ഒട്ടുമിക്ക പേരും ഈ പണിക്ക് പറ്റിയവരല്ലെന്നറിയാം. അതുകൊണ്ട് വരുന്ന അഭ്യാസേപ്പി അസമർത്ഥവസ്ഥ. അങ്ങനെയാണെങ്കിൽ എന്താണ് തർഹി മത് കർമ്മ പരമോഭവ, വെറുതെ ഇരുന്ന് ഉറങ്ങി സമയം കളയണ്ട. ധ്യാനിക്കുന്നു ജപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇരട്ടുമുറിയിലിരുന്ന് ഉറങ്ങി സമയം കളയരുത് എന്ന് പറയുന്നു. മത് കർമ്മ പരമോഭവ, പ്രവൃത്തി ചെയ്യ, എന്തെങ്കിലും പണിയെടുക്ക്. വളരെ ലളിതമായി പറയുന്ന കാര്യം ഇതാണ്, എന്തെങ്കിലും പണിയെടുക്ക്. ഇതാണ് എല്ലാവർക്കും പരാതിയുള്ളത്, ഒരു പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആശ്രമത്തിൽ വന്നത്. ആശ്രമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും പറയുന്നതാണ്, ഭഗവാൻ പറയുന്നത് മത് കർമ്മ പരമോഭവ, കർമ്മം ചെയ്യുക. അപ്പോൾ പലരും ചോദിക്കുന്നു അവന് വീട്ടിൽ പോയി കർമ്മം ചെയ്താൽ പോലെ, ആശ്രമത്തിൽ വരണം. അവിടെ കർമ്മം ചെയ്യാൻ മടിച്ചിട്ടാണ് ഇവിടെ വന്നത്. അവിടെ കർമ്മം ചെയ്താൽ എന്തുവരും? അതിന്റെ പ്രയോജനം തനിക്ക് തന്നെ കിട്ടും. ഇവിടെ പറയുന്നത് എന്താണ്? മത്കർമ്മപരമോ, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാനാ പറയുന്നു. അത് അതിനും വലിയ പരിപാലായി. വീട്ടിൽ പണിയെടുത്തു കഴിഞ്ഞാലോ, ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ചാൽ തനിക്ക് തന്നെ പുതിയ കാറിലൊക്കെ കയറി നടക്കാം. ഇവിടെയാണെങ്കിലോ പറയുന്നത് എനിക്ക് വേണ്ടി കർമ്മം ചെയ്യും. അതാ കർമ്മം ചെയ്യുന്നു, വേല ചെയ്യുന്നു, കൂലിയില്ല. ഇതൊരു വലിയ വെട്ടിലാണല്ലോ ഒന്ന് ചാടിയത് എന്ന് തിരിച്ചറിയും പിന്നെ രക്ഷപ്പെടാനെന്ന് പറയുന്നത്. ഇങ്ങനെ പല വൈഷമ്യത്തിലാണ് പലരും. ഭഗവാനും പറയുന്ന അത് തന്നെ, മത്കർമ്മപരമോ ഭവ, നിന്റെ മനസ്സിന് ഏകാഗ്രത കിട്ടുന്നുണ്ടെങ്കിൽ പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, അതിന് തലയിലെഴുത്തില്ല, എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുക എന്നാണ്. മത്കർമ്മപരമോ ഭവ, എത്ര ലളിതമാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. മദർത്ഥം കർമ്മ, മത്കർമ്മ തത്പരമ, ഈശ്വരാർത്ഥമായി കർമ്മങ്ങൾ ചെയ്യുക, അവിടെയാണ് കർമ്മയോഗത്തിന്റെ ഇത് വരുന്നത്. ഇത് വളരെ സ്പഷ്ടമാണല്ലോ, നമ്മൾ ഇന്ന് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനിവിടെ പറയുന്നത്, ഒന്നിൽ നീ വിശ്വരൂപത്തെ ദർശിക്കുക, ആ വിശ്വരൂപ ദർശനത്തിൽ തന്നെ കാലം കഴിച്ചു കൂട്ടുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ശരിയെന്നാ, അതിനെന്തുകൊണ്ട് കഴിയുന്നില്ല? നിന്റെ മനസ്സിന് ഏകാഗ്രത ഇല്ല. അപ്പം മനസ്സിന്റെ ഏകാഗ്രതയെ പരിശീലിക്കുക, കർമ്മമൊന്നും ചെയ്യണ്ട. അതിനും കഴിയുന്നില്ലെങ്കിലോ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? മത്കർമ്മ, ഈശ്വരാർത്ഥമായ കർമ്മങ്ങൾ ചെയ്യുക. മത്കർമ്മ പ്രധാനിത്യ, അത് ചെയ്യുക. ഇതാരോടാണ് പറയുന്നതെന്ന് പ്രത്യേകം ചിന്തിക്കണം. ഭക്തനോടാണ് പറയുന്നത്, ഭക്തന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. നിങ്ങൾ വേറെ ആൾക്കാരാണെന്നൊന്നും കരുതാൻ നിവൃത്തിയില്ല. ഭക്തനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് പറയുന്നത്, നീ പ്രവർത്തിയെടുക്കുക. കാരണം തത്വജ്ഞാനി പോലെ തന്നെ ഭക്തന്മാരും കരുതുന്നുണ്ട്. എന്താണ്? ഭക്തിയല്ലാതെ എനിക്ക് വേറെ ഒരു പണിയില്ല, എന്റെ ഒരേ ഒരു പണി ഭക്തിയാണ്. പറയുന്നു അതല്ല, മത്കർമ്മ പ്രധാന ഇത്യർത്ഥ, ഈശ്വരാർത്ഥമായ കർമ്മങ്ങൾ ചെയ്യുക, അത് മതി. അപ്പോ സംശയം തോന്നുന്നു, എന്താണോ, ഞാൻ വിശ്വരൂപത്തെ ദർശിച്ചില്ല, ധ്യാനിച്ചില്ല, അതായത് അഭ്യാസം ഒന്നും ചെയ്തില്ല, ഇതൊന്നും ചെയ്യാതെ കേവലം കർമ്മങ്ങൾ ചെയ്താൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന സംശയമാണ്. ഈ ആശ്രമത്തിൽ ഇങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന കാര്യം സാധിക്കത്തില്ലല്ലോ. നമ്മൾ വന്ന വലിയ ലക്ഷ്യമൊക്കെ മനസ്സിൽ വെച്ചും കൊണ്ടാണ് മോക്ഷം, അല്ലെങ്കിൽ അതിനും അപ്പുറത്തൊക്കെയുള്ള വലിയ കാര്യങ്ങളാണ്. നമ്മളതിന് പറ്റിയ ആളാണെന്ന് ഉള്ള ബോധത്തിലാണ് വന്നത്. താമസിച്ചാണെങ്കിലും തിരിച്ചറിഞ്ഞ് നമ്മളതിന് പറ്റിയ ആളല്ല. അപ്പം പിന്നെ ഈ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം വ്യർത്ഥമായി പോകുമല്ലോ എന്ന് ചിന്തിക്കും. പറയുന്നു അഭ്യാസേന വിനാ, പറയുന്നു അഭ്യാസമൊന്നും വേണ്ട, നിനക്ക് പറ്റിയില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പോകേണ്ട കാര്യമൊന്നുമില്ല. അതില്ലാതെ എങ്ങനെ സാധിക്കും? ഏകാഗ്രതയില്ലാതെ വിശ്വരൂപത്തെ ദർശിക്കാതെ മോക്ഷം കിട്ടുമോ? ഭക്തി ഉണ്ടാകുമോ? പറയുന്നു വേണ്ട. അഭ്യാസേന വിനാ എടുത്ത് പറയുന്നു അഭ്യാസമൊന്നും വേണ്ട, പറ്റില്ല എന്നുണ്ടെങ്കിൽ. അതിന് കഴിയാത്തവൻ, അതായത് അതിന് പാകതയുള്ള ഒരു മനസ്സല്ല അഭ്യാസം ചെയ്യുന്നത്. പാകതയല്ലാത്ത മനസ്സുകൊണ്ട് പിന്നെ മൽപ്പിടുത്തം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കിറുക്ക് പിടിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, എന്താണ്, അഭ്യാസമൊന്നും വേണ്ടത്, അതൊന്നും ചെയ്യാതെ മദർത്ഥമവി കർമാണി കേവലം കുറുവൻ, അത് മാത്രം മതി. കേവലം അത് മാത്രം ചെയ്താൽ മതി, കേവലം കുറുവൻ എന്ന് പറയുന്നു. ഇവിടെ ഒരു ഭാഷകാരൻ എന്താണ് എന്റെ തത്വജ്ഞാനം യോഗം മറ്റ് സർവ പരിപാടിയും ഇവിടെ വിട്ടിരിക്കുകയാണ്. വിട്ടിട്ട് പറയാണ്, മദർത്ഥമവി കർമാണി കേവലം കുറുവൻ, കേവലം അത് മാത്രം ചെയ്താൽ മതി. മദർത്ഥമവി കർമാണി കുറുവൻ സിദ്ധിം അവാപ്സ്യസി, അവൻ സിദ്ധിയെ പ്രാപിക്കും. കേവലം ആ കർമ്മം മാത്രം മതി എന്ന് വെച്ചാൽ ഒരു ധ്യാനവും വേണ്ട, ഒരഭ്യാസങ്ങളും വേണ്ട, ഒരു വിശ്വരൂപത്തെയും ദർശിക്കേണ്ട, കേവലം ഈശ്വരാർത്ഥമായി കർമ്മങ്ങൾ ചെയ്താൽ മാത്രം മതി, മോക്ഷത്തെ പ്രാപിക്കും. അതെങ്ങനെ മോക്ഷത്തെ പ്രാപിക്കും? കേവലം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ. ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് അടുത്ത് പറയുന്നതാണ്, സത്വശുദ്ധി യോഗ ജ്ഞാന പ്രാപ്തി ദ്വാരേണ വാപ്സ്യസി. ബാക്കിയെല്ലാം അതിനുവേണ്ടി പിന്നെ പ്രത്യേകിച്ച് അഭ്യാസം വേണ്ട. ഇവിടെ പറയുന്ന ഒരു പ്രധാന കാര്യമാണ്, ചിത്തത്തിന് പക്വതയില്ല, പാകതയില്ലാത്ത ഒരാള് നിരന്തരം ഇരുന്ന് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി അഭ്യാസം ചെയ്യുകയാണ്. ഇരട്ട മുറിയിലിരുന്ന് കണ്ണടച്ച് മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിലും നല്ലത് അയാൾ കണ്ണു തുറന്ന് ഈശ്വരാർത്ഥമായി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതാണ്. കാരണം ചിത്തശുദ്ധിയില്ലാതെ അയാൾ ചെയ്യുന്ന അഭ്യാസങ്ങൾ ഒരിക്കലും അയാളുടെ മനസ്സിന് ഏകാഗ്രത കൊടുക്കില്ല. മാത്രമല്ല ചിലപ്പോൾ മനസ്സിന്റെ സമനിലയെ തെറ്റിച്ചെന്ന് വരിക്കും. വഴിവിട്ട അഭ്യാസം മനസ്സിന് താങ്ങാൻ വഴിയാത്ത വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മനസ്സിന്റെ പേര് ലൂസായി പോവും. അത് സ്വാഭാവികമാണ്. അപ്പൊ അത്തരം അഭ്യാസങ്ങൾ ചെയ്ത് മനസ്സിനെ വഷളാക്കാതെ പറയുന്നു, കേവലം കർമ്മം മാത്രം മതി, ഈശ്വരാർപ്പണമായ കർമ്മം മാത്രം ചെയ്താൽ മതി. എന്ത് ചെയ്തു? മനഃശുദ്ധിയിലൂടെ, ഈശ്വരാനുഗ്രഹത്തിലൂടെ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തി നികച്ചതി. അവന് വളരെ ക്ഷിപ്രം തന്നെ, അതായത് ഇത്തരം അഭ്യാസമൊന്നും കൂടാതെ. അതാണ് അതിൻ്റെ പ്രാധാന്യം. അതായത് ഒരാൾ വളരെ സാഹസപ്പെട്ട് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. എത്ര സാഹസപ്പെട്ടിട്ടും ഏകാഗ്രത വരുന്നില്ല, പിന്നെ അയാളുടെ അഭ്യാസം കൊണ്ട് ചിലപ്പോൾ ഏകാഗ്രത വന്നെന്നും വരാം. ആ പരിശ്രമങ്ങളൊന്നും ആവശ്യമില്ല. എന്താണോ അവന്റെ മനസ്സിന് ശുദ്ധിയുണ്ടെങ്കിൽ അതിന് ക്ഷിപ്രം സാധിക്കുന്നു. ക്ഷിപ്രം ഭവതി ധർമാത്മാ, കേവല കർമ്മയോഗത്തിലൂടെ തന്നെ. അപ്പൊ അവിടെ പിന്നെയും കർമ്മയോഗം വന്ന് ചിത്തശുദ്ധി വന്ന് ഇതുപോലുള്ള അഭ്യാസത്തിന്റെ ആവശ്യമുണ്ട്, ആവശ്യമില്ല. അതെല്ലാം ക്രമികമായി സ്വാഭാവികമായി സംഭവിക്കുന്നു. ഈശ്വരാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വരുന്ന ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. സത്വശുദ്ധി അവിടെ അവന് പ്രാപ്തമാകുന്നു. അവൻ ആർജിക്കുകയല്ല, അവന് വന്നു ചേരുന്നു. യോഗം, ഈ പറഞ്ഞ മനസ്സിന്റെ ഏകാഗ്രത തുടങ്ങിയ കാര്യങ്ങൾ തനിയെ വരുന്നു. ജ്ഞാനം പ്രാപ്തിദ്വാരേണ എല്ലാം അവന് പ്രാപ്തമാകുന്നു. അവാപ്സ്യസി, അവൻ മോക്ഷത്തെ തന്നെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടത്തിരിഞ്ഞ് ധ്യാനിച്ചേ തീരൂ, അതാണ് മുഖ്യമായ ആധ്യാത്മിക സാധന, ബാക്കിയുള്ളതൊന്നും സാധനയല്ല എന്നൊന്നും അവരും ധരിക്കേണ്ട കാര്യം ഇല്ല. അവൻ ഈശ്വരാർത്ഥമായി ഹൃദയശുദ്ധിയോടുകൂടി കർമ്മങ്ങളെ ഈശ്വരന് അർപ്പിക്കുന്നവന് മറ്റ് യാതൊരു സാധനയുടെ ആവശ്യമില്ല. അത് ചെയ്യാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ സാധനങ്ങളും അവന് സഹജമായിത്തീരുന്നു. അങ്ങനെ അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. പിന്നെ ആചാര്യന്മാരെല്ലാം പറയുന്നുണ്ടോ, ഏത് മൂർഖന്റെ അടുത്തും പറയും, ധ്യാനിക്കാൻ പറയും. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം ഇവന്റെ മനസ്സിൽ ധരിച്ചിരിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ അഭ്യാസം, ഇതില്ലാതെ ഒന്നും ശരിയാകത്തില്ലെന്നാണ്. അങ്ങനെ ഒരു ധാരണയുള്ളവന് എപ്പോഴും ഗുരുക്കന്മാർ എന്താണോ ശിഷ്യന്മാരുടെ നിലയിലേക്ക് ഇറങ്ങി വന്ന് അവൽ ബുദ്ധിഭേദം ഉണ്ടാക്കാതെ, അങ്ങനെ ബുദ്ധിഭേദം ജനിയ അജ്ഞാനം കർമ്മസംഗീനം, ബുദ്ധിഭേദം ഉണ്ടാക്കാതെ അവർ ഉപദേശിക്കും, ചെയ്യാൻ പറയും. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഗുരുവിനെയും ധിക്കരിച്ചു പോകും. അവൻ പറയും, ഈ ഗുരുവിന് വിവരമില്ലാത്തതുകൊണ്ടാണ് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞു. വിവരമുള്ള ഗുരുവായിരുന്നെങ്കിൽ എന്നോട് അതാണ് ചെയ്യാൻ പറയേണ്ടി നിന്നവൻ ചിന്തിക്കും. അപ്പം ബുദ്ധിഭേദം ഉണ്ടാക്കാത്ത രീതിയിൽ മൂർഖനാണെന്ന് അറിഞ്ഞാലും പറയും, ധ്യാനിക്കാൻ പറയും. കാരണം അവൻ ധരിച്ചിരിക്കുന്നത് എന്താണ്? ഇതാണ് വലുതെന്നാണ്. അപ്പം അവനതിൽ ഏർപ്പെടുത്തും. അതുകൊണ്ട് എന്താണ്, അത് പരമാർത്ഥമാണെന്ന് കരുതണ്ട. ഇവിടെ ഭഗവാൻ എന്ത് പറയുന്നു? നീ കേവലം കർമ്മം ചെയ്താൽ, ഈശ്വരാർത്ഥമായിട്ടുള്ള കർമ്മം അത് ചെയ്താൽ മതി. ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്താൽ നിനക്ക് മോക്ഷം കിട്ടുമെന്ന് ഗുരു പറയുന്നതിന് വിശ്വാസമുണ്ടെങ്കിൽ അതുമാത്രം മതി. മറ്റു യാതൊരു തരത്തിലുള്ള സാധനങ്ങളും വേണ്ട. അതുകൊണ്ട് തന്നെ അവനെല്ലാം വന്നു ചേരുമെന്ന് ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു. അഭ്യാസേവി അസമർത്ഥവാസി, അഭ്യാസത്തിലും നീ അസമർത്ഥനാണെങ്കിൽ, വിശ്വരൂപ ദർശനത്തിലും അസമർത്ഥനാണ്, അഭ്യാസത്തിലും അസമർത്ഥനാണെങ്കിൽ, മത്കർമ്മ പരമോഭവ, ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്യുന്നവനാവുക. മതർത്ഥമി കർമാണി കുറവൻ, ഈശ്വരാർത്ഥം കർമ്മം ചെയ്യുന്നവനും സിദ്ധി മോക്ഷത്തെ അവാപ്സ്യസി പ്രാപിക്കും. കേവലമായ കർമ്മയോഗമുണ്ട്, ഈശ്വരാർത്ഥമായ കർമ്മ അനുഷ്ഠാനമുണ്ട്. കേവല കർമ്മയോഗവും ഈശ്വരാർത്ഥമായ കർമ്മ അനുഷ്ഠാനം. കേവല കർമ്മയോഗം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ അതിനെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പൊ അവിടെ ആത്മചിന്തയോടുകൂടിയ കർമാനുഷ്ഠാനമാണ്. അത് വേറൊരു പ്രകടനത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഈശ്വരാർത്ഥം കർമ്മ എന്ന് പറയുമ്പോൾ അവിടെ ഭക്തന്റെ കർമ്മസമർപ്പണമാണ്. എവിടെ അവൻ ആത്മതത്വത്തെക്കുറിച്ചോ അന്ന് കർമ്മത്തിൻ്റെ കടത്തൃത്വഭാവം, ആത്മാവിൻ്റെ അകടത്തൃത്വഭാവം, അവിദ്യ, മനസ്സിൻ്റെ ഭാവങ്ങൾ, ഇത്തരം താത്വികമായ ചിന്തകൾ ഒന്നും കൂടാതെ കേവലം തൻ്റെ പ്രവൃത്തികളെ കേവലമായ ഈശ്വരഭാവന കൊണ്ട് ഈശ്വരൻ അർപ്പിക്കുന്നു. അതാണ് ഈശ്വരാർത്ഥമായ കർമ്മം. കേവല കർമ്മയോഗം തമ്മിലുള്ള വ്യത്യാസം, അതായത് കേവല കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിന് ഒരാൾക്ക് ഈശ്വരചിന്തയുടെ ആവശ്യമില്ല. ഈശ്വരചിന്ത ഇല്ലാത്തവനും ചെയ്യാം. പക്ഷെ ഈശ്വരാർത്ഥമായി കർമ്മത്തെ സമർപ്പിക്കുന്നത് ദൃഢമായ ഈശ്വരഭക്തിയുള്ളവനാണ്. തമ്മിലുള്ള വ്യത്യാസം. ആ സന്ദർഭത്തിൽ അന്ന് നമ്മളിത് ചർച്ച ചെയ്തപ്പോൾ അതിന് സംശയം ചോദിച്ചിരുന്നു ഈ കാര്യത്തെക്കുറിച്ച്. ചോദിച്ചെന്താണോ, ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ, ഈശ്വരഭക്തി ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറ്റും? ഈശ്വരാർത്ഥമായി കർമ്മത്തെ സമർപ്പിക്കുന്ന കർമ്മയോഗം, അതിന് ഈശ്വര വിശ്വാസം കൂടിയേ തീരൂ, ഈശ്വരഭക്തി കൂടിയേ തീരൂ. ഈശ്വരഭക്തി കൊണ്ടാണ്, ഈശ്വരനുള്ള ഭക്തി കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആ കർമ്മത്തെ ഫലത്തെ ഒന്നും സ്വീകരിക്കാതെ. തനിക്ക് വേണ്ടിയല്ല കർമ്മം ചെയ്യുന്നത്, ഈശ്വരന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആ കർമ്മങ്ങളെ ഈശ്വരന് സമർപ്പിക്കുന്നത്. അത് ഭക്തന്റെ കർമ്മസമർപ്പണമാണ്. അതും കർമ്മയോഗം തന്നെയാണ്. അതിനാണ് ഇവിടെ പറയുന്നത് മദർത്ഥം, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവനും സിദ്ധിയെ പ്രാപിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന്. അഭ്യാസേപ്യ സമർത്ഥോസി മത്കർമ്മപരമോ ഭവ മദർത്ഥം അഭികർമാണി കുർവൻ സിദ്ധിം അവാപ്സ്യസി. അതേതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തദകുരു യദാത്മവാൻ. അഥ പുനരേതദപി യദുക്തം മത്കർമ്മ പരമത്വം തത്കർത്തും അശക്തോസി. ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്യുന്നതിന് ഒരാൾക്ക് കഴിയുന്നില്ല. ദൃഢമായ ഭക്തിയോടുകൂടി അയാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. താൻ ഈശ്വരാർത്ഥമായാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിൽ ധരിക്കാൻ കഴിയുന്നില്ല. കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ഈശ്വരാർത്ഥമാണ് എന്നും, അല്ലെങ്കിൽ ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പലരും പറയുന്നു ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്യുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈശ്വരനെ കർമ്മങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. പിന്നെ എന്തിനാണ് ഈശ്വരാർത്ഥമായി കർമ്മം ചെയ്യുന്നു? സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരന് എന്റെ കർമ്മങ്ങളെ കൊണ്ടൊരു പ്രയോജനമില്ല. പിന്നെ ഞാനിങ്ങനെ ഈശ്വരാർത്ഥം കർമ്മം ചെയ്യും, ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം കുതർക്കങ്ങൾ മനസ്സിൽ വരുന്നവർ, അത് പറഞ്ഞാൽ മനസ്സിൽ ധരിക്കാൻ കഴിയാത്തവൻ, അങ്ങനെയുള്ളവനാണെങ്കിലോ അവന് ഈശ്വരാർത്ഥം കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. തത്കർത്തും അശക്തോസി. കുതർക്കങ്ങൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല. മദ്യോഗമാശ്രിത മൈ ക്രിയമാണാനി കർമാണി സന്യസ്യ യത് കർണം തേഷാം അനുഷ്ഠാനം സമദ്യോഗ തമാശ്രിത സൻ സർവകർമ്മഫലത്യാഗം സർവേഷാം കർമ്മണാം ഫലസന്യാസം സർവകർമ്മഫലത്യാഗം തതോ അനന്തരം ഗുരു യഥാത്മവാൻ സംയതചിത്ത സൻ ഇത്യഹ. അപ്പൊ പിന്നെ അവനെന്താണ് ചെയ്യുന്നത്? സംയത ചിത്തനായി ചിത്തത്തെ സംയമിച്ചുകൊണ്ട്, ചിത്തത്തെ ഇവിടെ സംയമിക്കുക എന്ന് പറയുന്നത് എന്താണ്? കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് ഫലത്തിലേക്ക് പോകും. മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. ഇവിടെ പറയും എന്താണ്? എനിക്ക് ഫലത്തെക്കുറിച്ചൊന്നും ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞാലും മനസ്സ് ആ ഫലത്തിലേക്ക് വിറ്റു നോക്കും. എന്തായി ആ കർമ്മത്തിന്റെ പരിണാമം? എന്നുവെച്ചാൽ ഫലത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു? അത് അനുകൂലമാണോ അതേ പ്രതികൂലമാണോ? അപ്പോൾ കർമ്മത്തിന്റെ പരിണാമം അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് മനസ്സ് ചിന്തിച്ചു പോകും. അത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ കർമ്മത്തിന്റെ പരിണാമത്തെക്കുറിച്ച്, അനുകൂല പ്രതികൂല പരിണാമങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിക്കാതിരിക്കുമ്പോൾ എന്ത് വരുന്നു? അവന് സർവകർമ്മഫലത്യാഗം വരുന്നു. അതാണ് സർവകർമ്മഫലത്യാഗം. അത് ശീലിക്കുക. പക്ഷെ അത് ശീലിക്കണമെങ്കിൽ എന്ത് വേണം? യഥാത്മവാൻ, യഥാത്മവാനായി ശീലിക്കുന്നു. യഥാത്മവാനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്, കർമ്മത്തിന്റെ പരിണാമത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കർമ്മം ചെയ്തു പോവുക, ആ പരിണാമത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എന്നുവെച്ചാൽ കർമ്മത്തിന് അതുകൊണ്ട് പരിണാമങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതല്ല. കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവശ്യമായി അതിന് പരിണാമങ്ങൾ ഉണ്ടാകും. അനുകൂലമാണെങ്കിൽ പ്രതികൂലമായ പരിണാമങ്ങളെ ആ കർമ്മം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അത് പ്രത്യേകിച്ച് ഏതെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അനിശ്ചിതമായി ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്ന ഈ കർമ്മ ചലനങ്ങൾ സർവവും, നേരത്തെ പറഞ്ഞല്ലോ പശ്യൻ ശുണ്ണൻ സ്വപൻ എന്നെല്ലാം പറഞ്ഞു, സർവ കർമ്മ ചലനങ്ങളും ജീവന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കർമ്മ ചലനങ്ങളെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റത്തില്ല. അതിൽ കുറെ കർമ്മങ്ങളെയാണ് നമ്മൾ ബോധപൂർവം എടുത്തു ചെയ്യുന്നത്. അബോധപൂർവമായി ഈ കർമ്മചലനം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ണുക ഉറങ്ങുക തുടങ്ങിയ ശരീര വ്യാപാരങ്ങൾ, ശരീര സംബന്ധിയായിട്ടുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഓരോ പ്രവൃത്തിയും എന്ത് ചെയ്യുന്നു? അതാത് പരിണാമങ്ങളെ ആ ജീവനുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോവുക മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. അത് ചിന്തിക്കാതിരിക്കുക, എൻ്റെ പരിണാമത്തെക്കുറിച്ച് അനുകൂല പ്രതികൂല ഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നവനാണ് യഥാത്മവാൻ. അങ്ങനെ യഥാത്മവാനായി നീ കർമ്മം ചെയ്താലും മതി. ഈശ്വരന്റെ കർമ്മത്തിൽ കർമ്മങ്ങളെ ഈശ്വരന് സമർപ്പിക്കാനൊന്നും വേണ്ട. ഈശ്വരനിന്റെ കർമ്മങ്ങളെ കൊണ്ടെന്താണ് ആവശ്യം എന്ന് ചിന്തിച്ച് നിന്റെ ബുദ്ധിയെ കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുണ്ട്, ഈശ്വരൻ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സ് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ, സർവജ്ഞനും സർവശക്തനും സർവനിയന്താവുമായിട്ടുള്ള ഒരു ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങളെന്ന് നിർദ്ദേശിക്കും പലർക്കും അതിനോട് ബുദ്ധിമുട്ടാണ്. പലർക്കും അങ്ങനെ ഒരു ഈശ്വരനെ അംഗീകരിക്കാൻ വയ്യ. അങ്ങനെ സർവനിയന്താവായ ഒരു ഈശ്വരനെ അംഗീകരിക്കാൻ വയ്യ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരടുത്തും പറയുകയാണ് എന്താണ്? നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാകും. അതുകൊണ്ടാണ് യോഗശാസ്ത്രത്തിൽ ഈശ്വരനെ കുറിച്ച് അധികം ചർച്ച ചെയ്യാത്തത്. തത്വശാസ്ത്രങ്ങളിൽ പോലും പലരുടെ ഈശ്വരന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. കാരണം ഈശ്വരൻ എന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സിനെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അദ്വൈതത്തെ തന്നെ പലരും സ്വീകരിച്ചിരിക്കുന്ന എന്താണ്? അത് ഈശ്വരനെ നിഷേധിക്കുന്നു എന്നുള്ളൊരു തെറ്റായ ധാരണ പരത്തുന്നുകൊണ്ടാണ് പലരും അദ്വൈതത്തോട് കൂടുതൽ പ്രതിപത്തി കാണിക്കുന്നത്. യോഗത്തിനോട് ആൾക്കാർ കൂടുതൽ താല്പര്യം കാണിക്കുന്ന എന്തുകൊണ്ടാണ്? ആ യോഗത്തിൽ ഈശ്വരന് വലിയ സ്ഥാനമില്ല എന്നവർ ധരിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതിന് സ്ഥാനമുണ്ട്, പക്ഷെ അത് ഇല്ലാന്ന് ധരിച്ചിരിക്കുന്നതുകൊണ്ടാണ്. യോഗം എന്ന് പറഞ്ഞാൽ കേവലം ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു വ്യായാമമാണ് എന്ന് ധരിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഈശ്വര നിഷേധികൾക്കും സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ് ഇതല്ല. തത്വചിന്തയും യോഗാഭ്യാസവും മറ്റുമല്ല, അത് അടിസ്ഥാനപരമായ ചില ധാരണകളും കൊണ്ടാണ്. അതുപോലെ ഇവിടെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഉടൻ മനസ്സിൽ വരുന്നത് കുതർക്കമാണ് ഒരുവന്റെ മനസ്സിൽ. അത് ശരിയായ ഭക്തി മനസ്സിൽ വന്നിട്ടുള്ളവന് മാത്രമേ അത് മനസ്സിലാകത്തുള്ളവ പറയുന്നത്. അതും ബുദ്ധിമുട്ടാണെങ്കിൽ, അത്തരൊരു ഭക്തനാകാനും നിനക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ യഥാത്മവാനായി, അത് കഴിയുമല്ലോ. നീ നിന്റെ മനസ്സിനെ ജയിക്കുക, നിന്റെ ബുദ്ധി ഇന്ദ്രിയങ്ങളെയൊക്കെ നിന്റെ സ്വാധീനത്തിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഒരു മനുഷ്യനതിന് തയ്യാറാകും. കാരണം അത് തന്റെ പൗരുഷത്തിന്റെ പ്രശ്നമാണ്. താൻ ദുർബലനല്ല, ബലവാനാണ് എന്ന് സ്വയം കരുതുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് ആ ബലം തന്റെ മനസ്സിന്റെ അടുത്തും ബുദ്ധിയുടെ അടുത്തും ഒക്കെ കാണിക്കാൻ പറഞ്ഞാൽ ഒരാൾ അതിനൊക്കെ തയ്യാറാവും. ഒരു സാമാന്യ മനഃശാസ്ത്രം അതനുസരിച്ച് ഇവിടെ പറയുന്ന എന്താണ്? നീ യഥാത്മവാനായി നിന്റെ മനുഷ്യൻ ഏത് മൂഢനായാലും ശരി, എത്ര വലിയ മൂഢനായാലും ശരി, ആ മനുഷ്യൻ ഒരിക്കലും അവന് കൈവിടാൻ വയ്യാത്തൊരു അഭിമാനമാണ്. എന്താണ്? അവൻ്റെ ബുദ്ധിയിലുള്ള അഭിമാനം. അതൊരു മൂഢനും ഒരിക്കലും കൈവിടത്തില്ല. ബാക്കി എന്തെല്ലാം അഭിമാനങ്ങൾ, അതായത് ഒരുത്തിൻ്റെ സമ്പത്ത് പോയി കഴിഞ്ഞാൽ ആ സമ്പത്തിലുള്ള അഭിമാനം പോകുവാനും, ബന്ധുബലങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിലുള്ള അഭിമാനം പോകും, ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ആരോഗ്യത്തിലുള്ള അഭിമാനം പോകും. പക്ഷേ ഏത് മൂഢനായാലും ശരി, ബുദ്ധിമാനാണെന്നുള്ള അഭിമാനം മാത്രം ഒരിക്കലും വിടത്തില്ല, മരിക്കുന്നവരെ വിടത്തില്ല. അത് കാണും. ഏതെങ്കിലും ഒരാൾ സ്വയം തനിക്ക് ബുദ്ധിയില്ല എന്ന് കരുതുന്ന ഏതെങ്കിലും ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. ഏത് മൂർഖന് സ്വയം കരുതുന്ന എന്താണ്? എനിക്ക് ആവശ്യത്തിനുള്ള ബുദ്ധി ഉണ്ടെന്നാണ്. അത് ഈ മനുഷ്യ അല്ലെങ്കിൽ ജീവന്മാരുടെ ഒരു പ്രത്യേകതയാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? നീ യഥാത്മവാനായി. കാരണം ഇത്രയും ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞു, ഉയർന്ന കാര്യങ്ങൾ പറഞ്ഞു, ആവശ്യം വേണ്ടതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പം അതിനും പറ്റാത്ത ഒരുത്തിനുണ്ടെങ്കിൽ അവൻ ആരായിരിക്കും? അവൻ ഏറ്റവും മൂഢനായിരിക്കും. ആധ്യാത്മിക സാധനയുടെ തലത്തിൽ ഏറ്റവും അധമശ്രേണിയിൽ നിൽക്കുന്നവനായിരിക്കും. പക്ഷെ അവനെയാണ് പറയുന്നത് എന്താണ്? നീ യഥാത്മവാനായി, നീ വളരെ മനോനിയന്ത്രണമുള്ളവനായി, വളരെ യോഗ്യനായി. എന്ത് ചെയ്യണം? ആ കർമ്മ പരിണാമങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ സർവകർമ്മഫലത്യാഗം അത് ചെയ്യുക. സർവകർമ്മഫലത്യാഗിയായി നീ പ്രവർത്തിക്കുക. അവസാനത്തെ കൈയായി പറയുകയാണ്, അങ്ങനെ ചെയ്താലും മതി. ആധ്യാത്മിക ഉപദേശത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒന്ന്, ആ ഉപദേശിക്കേണ്ടവനെ ഉയർന്ന ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോയി ആ തലങ്ങളിൽ അവൻ അനുഷ്ഠിക്കേണ്ടതായ സാധനാ മാർഗങ്ങളെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവനെ സ്വയം നിന്നിടത്ത് നിന്ന് ഉയർത്തി കാണിക്കും. അവനെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്തി കൊണ്ടുപോയി സാധനാ മാർഗങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അതൊന്നും അവന് ബോധ്യപ്പെടില്ല. ചെറിയ കുട്ടികളെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവരെ വലിയ വലിയ കളിപ്പാട്ടങ്ങൾ അവരെ കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം അവരത് വേണ്ടെന്ന് പറയും. വലിയ സാധനങ്ങൾ പിന്നെ വേറെ നോക്കും. അവസാനം ഏറ്റവും മോശപ്പെട്ട സാധനം ആയിരിക്കും എടുക്കുന്നു. സാധാരണ നമ്മൾ തുണിക്കടയിൽ പോയി തുണി എടുക്കുന്ന പോലെയാണ്. അവിടെ ആദ്യം അവർ ഏറ്റവും നല്ല തുണി എടുത്തിടും. കാരണം അതവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതല്ല. ആദ്യം പറയും അത് വേണ്ടെന്ന് പറയും. അവസാനം ഏറ്റവും മോശപ്പെട്ട സാധനം അവൻ്റെ ഉപയോഗിക്കുമ്പോൾ അത് എടുത്തുകൊണ്ട് അവൻ പോരും. കാരണം അവർ വിൽക്കാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഏറ്റവും മോശപ്പെട്ട സാധനം. അതവനെ കൊണ്ടെടുപ്പിക്കും. അത് ഒരു വിപണന തന്ത്രമാണ്. അപ്പം നല്ല സാധനം അവിടെ ഇരിക്കും, മോശപ്പെട്ട സാധനം ചിലവാകുകയും ചെയ്യും. സാധനം എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ്. അതുപോലെ അങ്ങനെ ഒരു ഇതാണ് ആധ്യാത്മിക സാധനയിൽ ഉപയോഗിക്കുന്നത്. ആദ്യം ഏറ്റവും നല്ല മാർഗങ്ങളും നിർദ്ദേശിക്കും. അപ്പോൾ അവൻ പറയും അത് പറ്റത്തില്ല വേണ്ടാന്ന് പറയും. അവസാനം എന്ത് ചെയ്യും, അവൻ നിന്നിടത്ത് തന്നെ നിന്ന് ചെയ്യാന്നുള്ള കാര്യം പറയും. അപ്പോൾ അവന് സമാധാനമാകും, ഞാനിപ്പോൾ ശരിയായ മാർഗത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും അവസാനമായി പറഞ്ഞ കാര്യമാണത്. നിനക്ക് അതിനും പറ്റത്തില്ല, അതിനും പറ്റത്തില്ല, ഇതിനും പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞു പറഞ്ഞ് അവസാനം പറയണം. എന്നാൽ ഒരു കാര്യം ചെയ്യും, സർവകർമ്മഫലത്യാഗം, കർമ്മത്തെ നീ ഉപേക്ഷിക്കണ്ട, കർമ്മങ്ങളെല്ലാം ചെയ്തോ, നീ ഫലത്തെ ത്യജിച്ചോ. സാധാരണ നമ്മൾ വളരെ ഈ ഗീതയൊക്കെ കേട്ടിട്ടുള്ളവർ, ആത്മീയ ജീവികളാണെന്ന് കരുതുന്നവർ, ഇങ്ങനെയുള്ള സാധകന്മാരെന്നൊക്കെ അഭിമാനിക്കുന്നവർ, ഇങ്ങനെ ബഹുമുഖമായി കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം ഇത് തന്നെ. ഇപ്പോൾ ഈ ഭഗവാൻ പറഞ്ഞ കാര്യം തന്നെ എന്താണ്, ഇതൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കിതിനൊന്നും താല്പര്യമൊന്നും ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല, പിന്നെ ലോകം നന്നാവാൻ വേണ്ടി ചെയ്യുന്നു. ഈ പറഞ്ഞ അവസാനം പറഞ്ഞ ഭഗവാൻ പറഞ്ഞതുപോലെ അവരും പറയുന്നു, ഇതൊന്നും വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, വേണ്ടതായിട്ടല്ല. അതായത് ഇപ്പൊ സ്വാമിയുടെ മുമ്പിൽ നല്ല ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്താൽ സ്വാമി ആദ്യം പറയൊന്നും വേണ്ട, ഒന്നും വേണ്ടായിരുന്നിട്ട് ഞാൻ ഒരു പഴമോ കുറച്ച് പച്ചമുളകോ കുടിച്ച് ജീവിക്കുന്ന ആളാണ്, പിന്നെ നിങ്ങളെല്ലാം ഇത് കൊണ്ടുവന്ന സ്ത്രീക്ക് കഴിച്ചേക്കാ, എന്തായാലും വേണ്ടെന്ന് വയ്ക്കുന്നില്ല എന്നാണ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ആഗ്രഹമില്ല, ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും സ്വാമിക്ക് ഒരു മമതയില്ല ഭക്ഷണത്തിനോടൊന്നും, അവസാനം പാത്രത്തിനൊന്നും കാണത്തില്ല, പക്ഷേ മമതയില്ല. സ്വാമിയുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നമസ്കരിച്ചു ഭക്തൻ, കാരണം സ്വാമിക്ക് ഒന്നിനോടും മമതയില്ല, അസംഗനായിരിക്കുന്നു. സർവകർമ്മഫലത്യാഗം, ഒരു ഫലത്തിനും ആഗ്രഹമില്ല, വിശപ്പ് മാറണമെന്നും ആഗ്രഹമില്ല, ഭക്ഷണം രുചികരമായി കഴിക്കണമെന്നും താല്പര്യമില്ല. എന്നാലും ഭക്തന്റെ നിർബന്ധപ്രകാരം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു വയററിയാതെ. ഇതാണ് സർവകർമ്മഫലത്യാഗം. അതാണ് അവസാനമായി ഭഗവാനും പറയാനുള്ള ഇത് തന്നെ. ഇങ്ങനെയെങ്കിലും നീ ജീവിക്കും, എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വയ്യ, വിശ്വരൂപത്തെ ദർശിക്കാൻ വയ്യ, ധ്യാനിക്കാൻ വയ്യ, ഈശ്വരനെ അർപ്പിച്ച് കർമ്മം ചെയ്യാൻ വയ്യ, എന്നാൽ ഇങ്ങനെയെങ്കിലും ജീവിക്കും. സർവകർമ്മഫലത്യാഗം തദപുരിയത ഭഗവാൻ എന്ന് പറയും, അവസാനത്തെ കൈയായിട്ട് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് ഇത് പ്രയോജനമില്ലാത്ത കാര്യമാണോ? അല്ല. പറയുന്നത് എന്താണ്, യത് ഭാവേജി തദ്ഭവതി. അവനങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെ ഭാവന ചെയ്താലും മതി, ക്രമേണ ക്രമേണ അവനതായിത്തീരും. അപ്പോ കള്ളനെ പോലീസുകാർ ഓടിച്ച് അവനോടിപ്പോയി, പ്രസിദ്ധമായ ഒരു കഥയാണ്, ഓടിപ്പോയി കള്ളന്മാരുടെ കൂട്ടത്തിൽ ചെന്നിരുന്നു. കള്ളന്മാരുടെ കൂട്ടത്തിൽ ചെന്നിരുന്ന കള്ളൻ ഓടിപ്പോയി സന്യാസിമാരുടെ കൂട്ടത്തിൽ ചെന്നിരുന്നു. സന്യാസിമാരുടെ കൂട്ടത്തിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം, സന്യാസിയുടെ വേഷം ധരിക്കണം. അവനും എന്ത് ചെയ്തു, കാവ്യെടുത്ത് ധരിച്ച് കുറിയിട്ട് രുദ്രാക്ഷം മാലയൊക്കെ ധരിഞ്ഞ് അങ്ങനെ ഇരുന്നു. പോലീസ് വന്നാൽ തിരിച്ചറിയാതിരിക്കണമെങ്കിൽ എന്ത് വേണം, മറ്റുള്ളവർ ധ്യാനിക്കുന്ന പോലെ വരുന്ന് ധ്യാനിച്ചു. പോലീസ് വന്ന് നോക്കിയപ്പോൾ എന്താണോ, അവിടെ കള്ളനേ ഇല്ല, എല്ലാ സ്വാമിമാരായിരിക്കുന്നു, അവർ തിരിച്ചു പോയി. അപ്പൊ ഇവനങ്ങനെ ഇരുന്നിട്ട് ചുറ്റുപാട് നോക്കിയപ്പം ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്, അവരിങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പം വിചാരിച്ചു എന്തായാലും ഇനി പോലീസ് വന്നാലോ, ഭയമായി, ഭയം കൊണ്ട് അവനും കണ്ണടച്ചിരുന്നു. അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് പോലീസിനെ ഭയന്ന് ഭയന്ന് അവസാനം അവനൊരു മഹായോഗിയായി മാറി. അവൻ്റെ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല, പക്ഷേ അവൻ അറിയാതെ തന്നെ അവൻ എന്ത് ചെയ്തു, അതുപോലെ അവനൊരു മഹായോഗിയായി മാറിയതുപോലെ നമ്മുടെ സ്വാമിയും ചിലപ്പോൾ യോഗിയായിത്തീരും. അതിനോടുള്ള ഒരു ഉപായമാണ് അവസാനമായി ഭഗവാൻ പറയുന്നത്. എന്താണോ, മദ്യയോഗമാശ്രിതമായി ക്രിയമാണാനി കർമാണി സന്യസ്യ യത് കർണം ദേശാം അനുഷ്ഠാനം സമദ്യോഗ. എന്റെ യോഗത്തെ ആശ്രയിച്ച് ഇന്നുമ്പ് പറഞ്ഞ ഒരു യോഗ്യതകളും നിനക്കില്ലെങ്കിലും നീയും എന്താണ് അതുപോലെയൊക്കെ ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനെങ്കിലും ഇതൊന്നും ഉണ്ടെന്നെങ്കിലും ഭാവിക്കുക, അത്രയെങ്കിലും ചെയ്യുക, അതെന്തായാലും കഴിയാതിരിക്കില്ലല്ലോ. സർവകർമ്മ ഫലത്യാഗം അത് ചെയ്യുക. കുറച്ചുകൂടി ദൂരവുമായിട്ടാണ് ഞാൻ പറഞ്ഞതല്ല, ലളിതമായിട്ടല്ല ഭഗവാൻ പറയുന്നത്. ദൂരവുമായിട്ട് പറയുന്നത് എന്താണ്? സർവകർമ്മഫലത്യാഗം സർവേഷാം കർമ്മണാം ഫലസന്യാസം. സർവകർമ്മഫലത്യാഗം തതുവാനന്തരം ഗുരു യഥാത്മവാൻ. അപ്പോൾ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്ന് നമ്മൾ സാധാരണ പറയുന്ന കാര്യം തന്നെ ഇവിടെ പറയുന്നത്. അതതിൻ്റെ മുഴുവൻ ഗൗരവത്തിൽ പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. നമുക്കത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മുഴുവൻ ഗൗരവത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്നത്ര ഫലപരിണാമങ്ങളെക്കുറിച്ചുള്ള അനുകൂല പ്രതികൂല ഭാവങ്ങളെക്കുറിച്ചുള്ള ചിന്ത കൂടാതെ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ക്രമേണ അനന്തരം ഭഗവാൻ പറയുന്നത് ക്രമേണ എന്താണ് ഫലസന്യാസത്തിലേക്ക് എത്തിച്ചേരുക. ആ ഫലസന്യാസം കൊണ്ടും പ്രയോജനമുണ്ടെന്ന് അടുത്ത് പറയും. യഥാത്മവാൻ സംയത ചിത്തഹസൻ യഥാത്മവാനായി. അവിടുത്തെ യതനം എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് ഫലത്തിലേക്ക് പോകാതിരിക്കുക, അങ്ങനെ അവിടെ എത്തിച്ചേരുക എന്നാണ്. അധേതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിത സർവകർമ്മഫലത്യാഗം തദ്ഗുരു യഥാത്മവാൻ. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗ ശാന്തിരനന്തരം. ഇതാനീ സർവകർമ്മഫലത്യാഗം സ്തൗതി ശ്രേയോഹി. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആ സർവകർമ്മഫലത്യാഗത്തെ ഇവിടെ പറയുന്നത് ത്യാഗാത് ശാന്തിരനന്തരം. ത്യാഗം കൊണ്ട് ശാന്തി പ്രാപിക്കുന്നു എന്നാണ്. അവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് ഭഗവാനോട് ഉദ്ദേശിക്കുന്നത് ആ ഫലത്യാഗത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ ഫലത്യാഗത്തിന് മോക്ഷം എന്നുള്ള അർത്ഥമാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ പറയുന്നത് അതിന് സ്തുതിയാണെന്ന് എടുക്കേണ്ടി വരും. അതാണ് ഭാഷ്യകാരം പറയുന്നത്. കാരണം ഫലത്യാഗത്തിന്റെ അർത്ഥം മോക്ഷം എന്ന് തന്നെ എടുത്തോളൂ. അപ്പോ പല സാധനങ്ങളും നിർദ്ദേശിച്ചിട്ട്, അതായത് ആദ്യം പറഞ്ഞ എന്താണ്, നീ എന്നെ മനസ്സിൽ എന്നെ നിർത്തുക, വിശ്വരൂപത്തെ ദർശിക്കുക, പിന്നെ അതിനുവേണ്ടി അഭ്യാസം ചെയ്യുക, പിന്നെ ഈശ്വരന് കർമ്മത്തെ സമർപ്പിക്കുക, അതിനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കർമ്മഫലത്തെ ത്യജിക്കുക എന്നിങ്ങനെ പല അതും ഓരോന്നും അശക്തന് വേണ്ടി പറഞ്ഞതാണ്, ഒന്നിനു കഴിവില്ലാത്തവന് വേണ്ടി പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞിരിക്കുന്ന എന്താണോ, ത്യാഗം കൊണ്ട് ശാന്തി പ്രാപിക്കും. അപ്പൊ ശാന്തി എന്ന് പറയുന്നതിന് മുമ്പും വന്നിട്ടുണ്ട്, ഈ ശാന്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് പരമമായ ശാന്തി മോക്ഷം എന്നുള്ള അർത്ഥമാണോ? ഭാഷകാരം പറയുന്നു മോക്ഷം എന്നുള്ള അർത്ഥം എടുക്കാതുകൊണ്ട് അതും ഈ പറയുന്ന ഫലത്യാഗവും അവനെ പരമമായ മോക്ഷത്തിലേക്ക് നശിക്കുന്നുണ്ട്. നേരിട്ടല്ലെങ്കിലും അവിടെ എത്തിക്കുന്നുണ്ട്, നയിക്കുന്നുണ്ട്. അങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ത്യാഗം കൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്ന ആ ത്യാഗത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. നേരിട്ടത് മോക്ഷത്തിൽ എത്തിച്ചില്ലെങ്കിലും അത് പല വഴികളിലൂടെ അവിടെ എത്തിക്കും എന്നുള്ള രീതിയിലാണ്. കുറച്ചുകൂടി പ്രായോഗികമായിട്ടാണ് രാമാനുജാചാര്യ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഞാൻ പറയുന്നത് ത്യാഗം കൊണ്ട് ശാന്തിയെ പ്രാപിക്കുന്നു. ശാന്തി എന്ന് വെച്ചാൽ മനഃശാന്തി. അങ്ങനെ ശാന്തിയെ പ്രാപിച്ചവന് വേണ്ടി അടുത്ത് സാധനങ്ങൾ നിർദ്ദേശിക്കുന്നു. അടുത്ത് വരുന്ന ഈ സാധനങ്ങളെല്ലാം ത്യാഗം കൊണ്ട് അധ്യഷ്ട സർവഭൂതാന മൈത്രകരുണ ഏവച എന്നെല്ലാം പറയുന്ന എന്താണോ ആ സാധനങ്ങളെയാണ്. അതായത് ഇവിടെ ഭഗവാൻ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണ് ഇവിടെ പറയുന്നത്? ഭക്തന്റെ സാധനങ്ങളെ കുറിച്ച് നിർദ്ദേശിക്കുകയാണ്. ഭക്തിയെ ദൃഢപ്പെടുത്തുന്നതിനും പറഞ്ഞല്ലോ ഈശ്വര ആവേശം വരെയുള്ള നിലയിൽ ഒരുവൻ എത്തിച്ചേരുന്നതിന് വേണ്ട സാധനങ്ങളെ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന് അവൻ എത്തിച്ചേരേണ്ടത് എന്താണ്? ശാന്തി, മനഃശാന്തി. മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു ഭക്തന്റെ മുഖ്യമായ ലക്ഷണം എന്ന് പറയുന്നത്? മനഃശാന്തിയാണ്. ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല, എന്നാലും ഇവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് പറയാതെ നിവൃത്തിയില്ല. മനഃശാന്തിയാണ് മുഖ്യമായ. രാമാനുജാചാര്യരും ആ രീതിയിലാണ് വ്യാഖ്യാനം. ആദ്യം മനസ്സിന്റെ ശാന്തി നേടുക, മനസ്സിനെ സ്വസ്ഥമാക്കുക, അത് കഴിഞ്ഞേ ഭക്തി ശരിയാവത്തുള്ളൂ. ആ സ്വസ്ഥമായിരിക്കുന്ന മനസ്സിന് പിന്നെ പറയുന്ന സാധനങ്ങൾ, അധ്യേഷ്ട സർവഭൂതാനം മൈത്ര കരുണയവച എന്ന് പറയുന്ന സാധനങ്ങൾ, ആ സാധനങ്ങളും മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാലേ ഒരുവനിൽ ശരിയായ ഈശ്വരഭക്തി വരത്തുള്ളൂ. ശുദ്ധമായ ഈശ്വരഭക്തി അങ്ങനെയുള്ള മനസ്സിനെ വരത്തുള്ളൂ. അല്ല, ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും വിഭ്രമങ്ങളെ ഭക്തി എന്ന് തെറ്റിദ്ധരിച്ചാൽ അത് ശരിയാവത്തില്ല. ഭക്തി എന്ന് പറയുന്നത് ഒരു സാധനയാണ്. അതേസമയം കൃത്യമായ സാധനങ്ങളിലൂടെ പ്രാപിക്കേണ്ട ഒന്നുമാണ്, രണ്ടുമാണ്. അതിനുള്ള കൃത്യമായ സാധനങ്ങളെയാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അതിന് മുഖ്യമായി വരുന്ന എന്താണ്? മനസ്സിന്റെ ശാന്തിയാണ്. അങ്ങനെയുള്ളൊരു ശാന്തിയെ പ്രാപിക്കുന്നതിന് അത് ഒരുവന് പ്രഥമമായിട്ട് വേണ്ടതാണ്. എന്തിനു വേണ്ടി? മറ്റു സാധനങ്ങൾ അനുഷ്ഠിക്കാൻ. അത് നേടുക. ഇനി ആ ശാന്തി ഉള്ളവനോട് വിശ്വരൂപത്തിന്റെ കാര്യമോ ധ്യാനത്തിന്റെ കാര്യമോ ഒന്നും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ വിശ്വരൂപ ദർശനവും മറ്റ് ധ്യാനവും ഒന്നും ഒരാൾക്ക് അവിടെയെങ്കിലും എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആദ്യം അവന് ആ ശാന്തിയെ പ്രാപിക്കും, മനസ്സിന്റെ ശാന്തി പ്രാപിക്കും എന്നുള്ള രീതിയിലാണ് രാമാനുജനും ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതാണ് കൂടുതൽ പ്രായോഗികവും അനുഷ്ഠാന യോഗ്യമായിരിക്കുന്നു. അതാണ് ഇവിടെ ഭാഷ്യകാരന്റെ വ്യാഖ്യാനത്തെക്കാൾ മികച്ചിരിക്കുന്നത് രാമാനുജാചാര്യരുടെ വ്യാഖ്യാനമാണ്. അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പറയുന്ന കാര്യങ്ങളെ ധരിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പലരും, പ്രത്യേകിച്ചും പുതിയ പുതിയ ആധുനിക വ്യാഖ്യാതാക്കളെല്ലാം സന്ദർഭം ധരിക്കാതെ, പ്രാചീനന്മാരല്ല, ഈ പറയുന്ന സന്ദർഭം ഏതാണെന്ന് മനസ്സിലാക്കാതെ, ഇതെന്താണ് ഈ പറയുന്നതെന്ന് പിടികിട്ടാതെ ഇതിനെ വ്യാഖ്യാനിച്ച് ഒരുപാട് വഷളാക്കിയ ഒരു ഭാഗമാണത്. ശ്രേയോഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാ ധ്യാനം വിശിഷ്യത്തെ ശ്രേയോഹി പ്രശസ്യതരം ജ്ഞാനം. പറയുന്നു ജ്ഞാനം ശ്രേഷ്ഠം തന്നെ പറയുന്നു. ഈ പറഞ്ഞു വരുന്ന സന്ദർഭം തന്നെ എന്താണ്? വിശ്വരൂപത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആ വിശ്വരൂപത്തെ ദർശിച്ചതിന് ശേഷം അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ രണ്ടു കൂട്ടരെ കാര്യം ചോദിച്ചു അർജുനൻ. ഒന്ന്, അക്ഷരത്തെ ഉപാസിക്കുന്നവരെ കുറിച്ച് ചോദിച്ചു. അത് പറഞ്ഞു അതും ശ്രേഷ്ഠം തന്നെയാണ്, പക്ഷെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് പറഞ്ഞത് അവസാനിപ്പിച്ചതിന് ശേഷം പിന്നെ പറയുന്ന എന്താണ്? ഭക്തനെ കുറിച്ചാണ് പറയുന്നത്, സഗുണ ഉപാസകനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത് പറയുന്നതും തുടർന്നും അത് തന്നെ, ഈ അധ്യായം അവസാനിക്കുന്നത് വരെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇടയ്ക്ക് ജ്ഞാനമെന്നോ അഭ്യാസമെന്നോ ധ്യാനമെന്നോ എല്ലാം പറയുന്നത് ആ പ്രകരണം വിട്ട് വീണ്ടും വേറെ നിലയ്ക്ക് പോകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ പറയുന്ന ജ്ഞാനം മുമ്പ് പറഞ്ഞതാണ്, അഭ്യാസം മുമ്പ് പറഞ്ഞതാണ്, ധ്യാനം മുമ്പ് പറഞ്ഞതാണ്, ഇതെല്ലാം സഗുണ ഉപാസകനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ വഴിവിട്ട് സഞ്ചരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് അവിടെ പരോക്ഷ ജ്ഞാനം, അപരോക്ഷ ജ്ഞാനം, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് അദ്വൈതത്തിന്റെ നിലയിലേക്ക് പോയി വ്യാഖ്യാനിക്കുന്നവർ ധരിച്ചിരിക്കുന്നത് ശങ്കരാചാര്യരുടെ ഭാഷ എഴുതിയതിന് ശേഷമാണ് ഭഗവാൻ ഇത് ഉപദേശിച്ചതെന്നാണ്. അദ്വൈതമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇത് ഉപദേശിച്ചതെന്നാണ്. കാരണം അതിനനുസരിച്ചാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്, അല്ല ഇതിനനുസരിച്ച് അത് വ്യാഖ്യാനിക്കുക. ഇത് വ്യാഖ്യാനിച്ചിട്ടുള്ള പലർക്കും പറ്റിയിട്ടുള്ള അതാണ്. പലരും ശങ്കരാചാര്യരുടെ അദ്വൈതം അനുസരിച്ച് ഗീതയെ വ്യാഖ്യാനിക്കും, ഗീതയ്ക്കനുസരിച്ച് അദ്വൈതത്തെ വ്യാഖ്യാനിക്കുക. അതൊരു അടിസ്ഥാനപരമായൊരു പെസറാണ്. അപ്പൊ ഇവിടെ ജ്ഞാനമൊന്നും അഭ്യാസമൊന്നും ധ്യാനമൊന്നും എല്ലാം പറയുന്നത് തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യമാണ്. കാരണം ഇവിടെ എന്ത് പറഞ്ഞു തുടക്കത്തിൽ ഓരോ ഉപദേശങ്ങളെ കുറിച്ച്? ആദ്യം പറഞ്ഞു മയ്യേവ മന ആധസ്വ മൈ ബുദ്ധി നിവേശയ. ആ പറഞ്ഞു എന്നിൽ ബുദ്ധിയെ നിവേശിപ്പിക്കുക. ബുദ്ധി എന്ന് പറയുന്നത് എന്താ? ജ്ഞാനം. എന്നിൽ ബുദ്ധിയെ നിവേശിപ്പിക്കുക, ആ ബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അതിനാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു അതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിലോ നീ അഭ്യസിക്കുക, അത് നീ ചെയ്യുക. അല്ലെങ്കിൽ അത് കഴിയാത്ത മറ്റിടത്തിനോട് പറയുന്നു. അപ്പോൾ ബുദ്ധിയെ ഭഗവാനിൽ ഉറപ്പിക്കാൻ പറ്റിയവനെ സംബന്ധിച്ചിടത്തോളം അത് ശ്രേഷ്ഠം തന്നെയാണ്. ശ്രേയോഹി ജ്ഞാനം, ഭഗവാനിൽ ബുദ്ധി ഉറപ്പിക്കുന്നതായ ജ്ഞാനം. ബുദ്ധി ഉറപ്പിക്കുന്ന ജ്ഞാനമാണ്. എവിടെ? ആ വിശ്വരൂപത്തിൽ. ആ ജ്ഞാന എന്ന് പറയുന്നത് ശ്രേഷ്ഠം തന്നെയാണ് അഭ്യാസത്തെക്കാൾ. എന്തുകൊണ്ട് ശ്രേഷ്ഠമായിരിക്കുന്നു? അതിന് കഴിയാത്തവന് വേണ്ടിയിട്ടാണ് അഭ്യാസത്തെ പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് തന്നെയാണ് ശ്രേഷ്ഠം. അത് അവസാനം പറയുകയാണ്. ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞു മയ്യേവ മന ആധസ്വ മൈ ബുദ്ധി നിവേശിയ. പരമമായ ജ്ഞാനത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞു. സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനമാണ്. അത് നിർഗുണമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചാലും ശരി, വിശ്വരൂപത്തെ സാക്ഷാത്കരിച്ചാലും ശരി. അക്ഷരത്തെ ഉപാസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അവൻ നിർഗുണത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു. സാകാരത്തെ ഉപാസിക്കുന്നവനാണെങ്കിലോ അവൻ വിശ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു. രണ്ടും സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? ജ്ഞാനമെന്നാണ്. സാക്ഷാത്കാരത്തിന്റെ കാരമെന്ന് കൊണ്ടുകൊണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് പരിചയമുള്ള വസ്തുവാണെന്ന് ധരിച്ചുള്ളത് ജ്ഞാനമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആ ജ്ഞാനത്തിന് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പിന്നീട് പറഞ്ഞ അഭ്യാസത്തെക്കാൾ അത് ശ്രേഷ്ഠമാണ്? അതാണ് എൻ്റെ പൂർവാപര ഭാഗങ്ങളിലൂടെ ചിന്തിച്ചാൽ കിട്ടുന്ന സരളമായ അർത്ഥം. ഈ അർത്ഥത്തെ വിട്ടിട്ട് പരോക്ഷജ്ഞാനമാണ്, അപരോക്ഷജ്ഞാനമാണ്, അതാണ് ഇതാണ് എന്നെല്ലാം തരത്തിൽ ഒരുപാട് വ്യാഖ്യാന കസരത്തുകൾ ആൾക്കാരെ ഇതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പറയുന്നു ജ്ഞാനം അത് ശ്രേയസ്സാണ്, ഇതിനേക്കാൾ അഭ്യാസത്തെക്കാൾ അത് ശ്രേയസ്കരം തന്നെയാണ് എന്ന് പറയുന്നു. അവിടെ ഭഗവാൻ പറഞ്ഞു എന്താണ്? ശ്രേയോ വിജ്ഞാനം അഭ്യാസാദ് ജ്ഞാനാദ് ധ്യാനം വിശിഷ്യത്തെ പറയുന്നു. അടുത്തു പറയുന്നത് എന്താണ്? ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ധ്യാനമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ജ്ഞാനത്തെക്കാൾ ധ്യാനം ശ്രേഷ്ഠമെന്ന് പറഞ്ഞു? കാരണം ആദ്യം പറഞ്ഞു നീ ബുദ്ധി അതിൽ ഉറപ്പിക്കുക. പറഞ്ഞു അതെനിക്ക് പറ്റത്തില്ല, അഭ്യസിക്കുക എന്ന് പറഞ്ഞു. അഭ്യാസം ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റത്തില്ല. ആ അഭ്യാസത്തിന്റെ അവിടെ പറഞ്ഞു എന്താണ്? അഭ്യാസം രണ്ടു തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ബാഹ്യമായ ഏതെങ്കിലും ഒരാലംബനത്തിൽ മനസ്സിനെ വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് എന്താണ്? വിശ്വരൂപത്തെ ധ്യാനിക്കുക. ആ സാക്ഷാത്കാരത്തിന് എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താണ് നിനക്ക് കരണീയമായിട്ടുള്ളത്? ധ്യാനിക്കുക. നിന്നെ സംബന്ധിച്ച് അതാണ് ശ്രേഷ്ഠമായിരിക്കുന്നത്. ഒന്നിനെ ശ്രേഷ്ഠമെന്നോ നികൃഷ്ടമെന്നോ ഒരു ആധ്യാത്മിക സാധനയെ വിലയിരുത്തുന്നത് സാധകന്റെ നിലവാരമനുസരിച്ചിട്ടാണ്. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതെനിക്ക് കഴിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശ്രേഷ്ഠമായതെന്തോ അത് ഞാൻ ചെയ്യുക. എനിക്ക് വിശ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് എനിക്ക് ശ്രേഷ്ഠമായിരിക്കുന്നത്? ധ്യാനമാണ്, വിശ്വരൂപ ധ്യാനമാണ്. അതിനെ ധ്യാനിക്കുക. അതിനുവേണ്ടിയിട്ടാണ് അഭ്യാസം നിർദ്ദേശിച്ചത്. അത് സാധകന്റെ നിലവാരമനുസരിച്ചാണ് പറയുന്നത്, ഒന്ന് ശ്രേഷ്ഠമാണോ അല്ലേ. പരമമായ ശ്രേഷ്ഠത ഒന്ന് കാണും, പക്ഷേ ഓരോ വ്യക്തിക്ക് ശ്രേഷ്ഠമായതും ഓരോന്ന് കാണും. ഇവിടെ പല മാർഗങ്ങളെ പല സാധകന്മാർക്ക് വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ആർക്കാണോ ആ ജ്ഞാനം അസാധ്യമായി വരുന്നത്, അത് ശ്രേഷ്ഠമാണെങ്കിലും പക്ഷേ അധികാരഭേദമനുസരിച്ച് ഒരാൾക്കത് അസാധ്യമായിരിക്കുകയാണെങ്കിൽ അയാൾ ശ്രേഷ്ഠമായി സ്വീകരിക്കേണ്ടത് എന്തിനാണ്? ആ ധ്യാനത്തെയാണ്. അതിനോട് പറയുന്നത് എന്താണ്? ഞാനാ ധ്യാനം വിശേഷ്യതേ. വാസ്തവത്തിലെ അഭ്യാസത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ജ്ഞാനമാണെങ്കിലും അത് അസാധ്യമായതിനെ സംബന്ധിച്ചിടത്തോളം, അത് പ്രാപിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ അഭ്യാസം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള ധ്യാനം അവിടെ പറഞ്ഞു. ഭാഷ്യകാരം പറഞ്ഞു, അഭ്യാസം എന്ന് പറയുന്നത് ധ്യാനത്തിന് വേണ്ടിയിട്ടാണ്. ധ്യാനത്തിന് അശക്തനായവനാണ് അഭ്യാസം നിർദ്ദേശിച്ചത്. അപ്പോൾ അഭ്യാസത്തിന് അശക്തനായിട്ടുള്ളവൻ പിന്നീട് കർമ്മം യോഗത്തെ വിധിച്ചു. അപ്പോൾ അഭ്യാസം കൊണ്ടവൻ പ്രാപിക്കേണ്ട എന്താണ്? ധ്യാനത്തെയാണ്. ധ്യാനത്തിന് കഴിയില്ലെങ്കിൽ അഭ്യസിക്കാൻ പറഞ്ഞു. അപ്പോൾ പരവുമായിരിക്കുന്നത് ശ്രേഷ്ഠമാണെങ്കിലും എന്താണ്, ആ ജ്ഞാനത്തെ പ്രാപിക്കാൻ കഴിയാത്തവൻ അഭ്യാസത്തിലൂടെ ധ്യാനത്തെ നേടുക, അതാണ് ശ്രേഷ്ഠം ആണ് പറയുന്നത്. ജ്ഞാന ധ്യാനം വിശേഷ്യത. ഇനി അതിനും കഴിയാത്തവനാണെങ്കിലോ? ഇതിനൊന്നും കഴിയുന്നില്ല. ഇതെല്ലാം ശ്രേഷ്ഠമാണെന്നറിയാം, ജ്ഞാനം ശ്രേഷ്ഠമാണെന്നറിയാം, ധ്യാനം ശ്രേഷ്ഠമാണെന്നറിയാം, അഭ്യാസം ശ്രേഷ്ഠമാണെന്നറിയാം, പക്ഷേ അവന് പിന്നെ എന്താണ് കരണീയമായിട്ടുള്ളത്? അവനെ സംബന്ധിച്ച് ശ്രേഷ്ഠമായിരിക്കുന്ന എന്താണ്? ധ്യാന കർമ്മഫലത്യാഗ. ഇവിടെ പറയുന്നത് ഒരു സാധകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സാധനാമാർഗത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് പലതും കാണും. ശ്രേഷ്ഠമായതിന്റെ പിറകെ നമ്മൾ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെന്താണ്? തനിക്ക് ശ്രേഷ്ഠമായതേതോ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഏറ്റവും അധമമായിട്ടുള്ളതിനെ സ്വീകരിക്കാൻ ഭവൻ ആവശ്യപ്പെടുന്നു. ഭവൻ പറഞ്ഞു, ഇത് കഴിയാത്തവന്, ഇത് കഴിയാത്തവന്, ഇത് കഴിയാത്തവന് അവസാനമായി പറയുന്നു. അധമെന്ന് പറഞ്ഞാൽ മോശം എന്നുള്ള അർത്ഥത്തിലല്ല. ആധ്യാത്മിക സാധനങ്ങളുടെ ഒരു താരതമ്യം പെടുത്തുമ്പോൾ ഏറ്റവും താഴെ ശ്രേണിയിലുള്ളത് മന്ദാധികാരിക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒന്നിനെ സാധനാമാർഗമായി നിർദ്ദേശിക്കുമ്പോൾ അത് സ്വീകരിക്കേണ്ടവൻ എന്ത് ചെയ്യണം? അതിനെ ശ്രേഷ്ഠമായി തന്നെ കരുതണം. താൻ ഏതിനെയാണോ സ്വീകരിക്കുന്നത് അതാണ് തനിക്ക് ശ്രേഷ്ഠം. ശ്രേഷ്ഠമായും ബാക്കി ഏതെല്ലാം ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ താൻ ശ്രേഷ്ഠമായി സ്വീകരിക്കേണ്ടത് എന്ത്? കർമ്മഫലത്യാഗം. അപ്പോ ഭഗവാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ആരെയും നിരാശപ്പെടുത്തുന്നില്ല. ഏറ്റവും ഉത്തമനായ അധികാരിയും അധമമായ അധികാരിയും ശബ്ദം കൊണ്ട് ഉത്തമനെന്നും അധമനെന്നും പറയുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ദൃഷ്ടിയിൽ എന്താണ്? എല്ലാവരും ഒരുപോലെ, എല്ലാവരും മോക്ഷത്തിന് അർഹരാണ്. അവർ വിവിധ ശ്രേണികളിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ആരെയും ഉത്തമന്മാരെന്നോ അധമനെന്നോ പറഞ്ഞ് വേർതിരിക്കാൻ പാടില്ല. എല്ലാവരും ശ്രേഷ്ഠന്മാർ തന്നെ. എന്തുകൊണ്ട്? അവനവന്റെ സാധന അവന് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് പറയുന്നു എന്താണ്? നിന്നെ സംബന്ധിച്ച് നീ സ്വയം അധമനെന്ന് കരുതേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? നിന്റെ സാധന നിന്നെ സംബന്ധിച്ച് ശ്രേഷ്ഠമാണ്. ഇതിനെല്ലാം ആദ്യം പറഞ്ഞ ആ ജ്ഞാനത്തെക്കാളും പിന്നീട് പറഞ്ഞ അഭ്യാസത്തെക്കാളും ധ്യാനത്തെക്കാളും ഈശ്വരാർത്ഥമായി കർമ്മത്തെ ചെയ്യുന്നതിനേക്കാളും നിനക്ക് ശ്രേഷ്ഠമായിരിക്കുന്ന എന്ത്? സർവകർമ്മ ഫലത്യാഗം. അതുകൊണ്ട് പറയുന്നു ധ്യാന കർമ്മഫലത്യാഗ. ആ ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന എന്താണ്? കർമ്മഫലത്യാഗമാണ്. ആർക്ക്? ഇവിടെ പറഞ്ഞ അധികാരിക്ക്. ഓരോ അധികാരിയും അവന്റെ സാധനാമാർഗത്തെ ശ്രേഷ്ഠമെന്ന് തന്നെ കരുതുക. അതാണ് ആചാര്യന്മാരെല്ലാം ഉപദേശിക്കുന്നത്, അതാണ് ശാസ്ത്രങ്ങളെല്ലാം നിർദ്ദേശിക്കുന്നത്. അല്ലാതെ താൻ അധമനാണ്, താൻ അതിന് യോഗ്യനല്ല, അതുകൊണ്ട് താനിത് ചെയ്യുന്നു എന്നുള്ള തരത്തിലല്ല ഒരു സാധകൻ തന്റെ സാധനമാർഗത്തിൽ പ്രവർത്തിക്കേണ്ടത്. ഉത്തമമാണ് ജ്ഞാനമാർഗം, അതിന് താൻ യോഗ്യനല്ല, അതുകൊണ്ട് ഞാൻ സർവകർമ്മഫല ത്യാഗം എന്ന് പറയുന്ന മോശമായ ഒന്നിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് കരുതി ഒരാൾ ഒരു സാധനമാർഗത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അയാൾക്ക് യാതൊരു പ്രയോജനം ചെയ്യത്തില്ല, അത് അയാളെ ഒരിടത്തും എത്തിക്കത്തില്ല. അപ്പോൾ കേവലം അത് ഒരു അധികാര വിവേചനത്തിന് വേണ്ടിയിട്ടാണ് ഉത്തമം അധമം എന്നുള്ള ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നത്, അല്ലാതെ വ്യക്തി ഉത്തമനെന്നോ അധമനെന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ടൊരാൾ സർവകർമ്മഫല ത്യാഗം എന്ന് പറയുന്ന സാധനാ മാർഗത്തിൽ പ്രവർത്തിക്കുന്നെങ്കിലും അവൻ ശ്രേഷ്ഠൻ തന്നെ, അവൻ്റെ സാധനാമാർഗവും ഏറ്റവും ശ്രേഷ്ഠൻ തന്നെ എന്ന് ഉള്ള ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അർജുനൻ തന്നെ കരുതും, എന്താണ് ഇതൊന്നും പറ്റാത്ത ഞാൻ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ താൻ എത്ര മോശക്കാരനായി, മറ്റൊന്നും പറ്റാത്തതുകൊണ്ട് ഞാനിത് ചെയ്യാൻ നിർബന്ധിതനായിരിക്കുകയാണ്. അങ്ങനെ ഒരു ധാരണ വേണ്ട. എന്താണ് അത്? ശ്രേഷ്ഠം തന്നെയാണ്. സർവശ്രേഷ്ഠമായിരിക്കുന്ന എന്താണ്? കർമ്മഫലത്യാഗമാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? ത്യാഗാത് ശാന്തിരനന്തരം. അതുകൊണ്ട് അവന് ശാന്തിയെ പ്രാപിക്കുന്നു. ആ ശാന്തിയിൽ നിന്നുകൊണ്ട് അവന് ബാക്കിയുള്ള എല്ലാം ആർജിക്കാൻ കഴിയും, എല്ലാ സാധനങ്ങളെയും ആർജിക്കാൻ കഴിയും, പരമമായ മോക്ഷത്തെയും ആ ശാന്തി അതുകൊണ്ട് ആർജിക്കാൻ കഴിയും എന്നിവിടെ ഒരു ഭക്തന് ആ വിഭിന്ന നിലയിലുള്ള സാധനാമാർഗങ്ങളുടെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ പറയുന്ന ജ്ഞാനമൊന്നും അഭ്യാസമൊന്നും എല്ലാം പറയുന്നതുകൊണ്ട് അദ്വൈതത്തിൽ പറയുന്ന പരോക്ഷജ്ഞാനോ അപരോക്ഷജ്ഞാനോ അത്തരം കാര്യങ്ങളോ, അല്ലെങ്കിൽ യോഗശാസ്ത്രത്തിൽ പറയുന്ന സവികല്പ നിർവികല്പ സമാധികളോ അത്തരം കാര്യങ്ങളൊന്നും അല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പ്രകടനത്തിൽ പറഞ്ഞു വരുന്ന ഒരു ഭക്തൻ അനുഷ്ഠിക്കേണ്ടതായ വിശ്വരൂപത്തെ ദർശിക്കാൻ, അതിനൊരു വിശ്വരൂപ ദർശനത്തെ ഒരു ഉപായമായും ഉപേയമായും സ്വീകരിച്ചുകൊണ്ട് ഈശ്വര സാഹിത്യത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തന് കടന്നു പോകാമെന്നുള്ള സാധനാമാർഗങ്ങളുടെ ശ്രേഷ്ഠതയും ആ ഭക്തന്റെ വൈശിഷ്ട്യം അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിന്റെ വ്യാഖ്യാനങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടത്. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗ ത്യാഗാത് ശാന്തിരനന്തരം അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രകരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢ നിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയ. യസ്മാന്നോദ്യജതേ ലോകോ ലോകാന്നോദ്യജതേ ചയ ഹർഷാമർഷഭയോദ്യോഗ മുക്തോ യസ്സ ച മേ പ്രിയ അനപേക്ഷശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭപരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയ യോ ന ഹൃഷ്യതി ന ദ്വേഷ്ഠി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാന്യത് സമേ പ്രിയ സമശത്രൌ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിത തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നര. ഏതു ധർമ്യാമൃതമിതം യഥോക്തം പര്യുപാസതേ ശബ്ദധാനാമത് പരമാ ഭക്താസ്തേ ദൈവ മേ പ്രിയ. Thank you.